സൂത്രസംഗ്രഹ ഭാഷ്യാധ്യായം 1 പാദം 3 അധികരണം 2 സൂത്രം 8 ഭൂമോ സംപ്രസാദാത് അധിപദേശ സൂത്രം. സൂത്രത്തെ വ്യാഖ്യാനിച്ചു, ഭൂമ പരബ്രഹ്മമാണ്, സംപ്രസാദാത് പ്രാണനിൽ നിന്നും, അധിപദേശ ഉപരി അതിനെ ഉപദേശിച്ചിരിക്കുന്നത് കൊണ്ട്. എന്താണ് അധിപദേശ? അതും പറഞ്ഞു. ആദ്യം സനത് കുമാരൻ നാരദനോട് നാമം തുടങ്ങി ആശ വരെയുള്ളതിന് ഉപദേശിച്ചു. ആദ്യം നാമത്തെ ബ്രഹ്മമായി ഉപാസിക്കണം. അപ്പൊ ചോദിച്ചു, അസ്തി ഭഗവോ, ഭഗവാൻ എന്തെങ്കിലും നാമത്തെക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം ആശ വരെ എത്തി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പ്രാണോ ബ്രഹ്മേത് ഉപാസീത, അതാണ് ആശയേക്കാൾ ശ്രേഷ്ഠം. എന്നിട്ട് അതിനെ ആ പ്രാണോപാസനയുടെ ഫലത്തെക്കുറിച്ച് അവിടെ പറഞ്ഞെന്താണ്? പ്രാണോ ഹ പിത, പ്രാണോ മാത, പ്രാണോ ഭ്രാത, പ്രാണഹ സ്വസ, പ്രാണാചാര്യ, പ്രാണബ്രാഹ്മണ, പ്രാണ ഉപാസകന്റെ സർവാത്മഭാവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞെങ്ങനെയാണോ? ചക്രത്തിന്റെ നാഭിയിലുള്ള ആരക്കാലുകളും പ്രതിഷ്ഠിതമായിരിക്കുന്ന, അതുപോലെ പ്രാണനിൽ സർവവും പ്രതിഷ്ഠിതമായിരിക്കുന്നതെല്ലാം പറഞ്ഞു. അത് പറഞ്ഞു, അത് കഴിഞ്ഞ് പറഞ്ഞു, പ്രാണേന അധിപദ്ധതി, പ്രാണോപാസകൻ പ്രാണനെ കൊണ്ട് അധിവാദം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതായത് നാമത്തിൽ നിന്ന് തുടങ്ങി ആശ വരെ എന്തിനാണ് ഉപദേശിച്ചത്? അതിനുപരിയായിട്ട് പ്രാണൻ ആണ് ശ്രേഷ്ഠം. അതിനുപരിയായി പ്രാണനെ കുറിച്ച് അവൻ പറയുന്നു. കാരണം ആര് എന്ത് ഉപാസിക്കുന്നു അവർ അതിനെ ശ്രേഷ്ഠമായി കരുതും. അതൊരുപാസനയുടെ വിശേഷതയാണ്. അല്ലെങ്കിൽ പിന്നെ ഉപാസനയിൽ ശ്രദ്ധയുണ്ടാകത്തില്ല, ഉപാസന നടക്കത്തില്ല. അപ്പോൾ ഉപാസകനെ സംബന്ധിച്ച് താൻ എന്തിനുപാസിക്കുന്നു അതിനെ ശ്രേഷ്ഠമായി കരുതുക, അത് പറയുക, മറ്റുള്ളവർക്കത് ഉപദേശിച്ചു കൊടുക്കുക, അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് പറഞ്ഞു, പ്രാണോപാസകൻ പ്രാണേന അധിപദ്ധതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ്, കാരണം പ്രാണനെ കുറിച്ച് ഇത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാരദൻ അതുവരെ ചോദിച്ച പോലെ ഇനി പ്രാണനേക്കാൾ വലുതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ല. കാരണം പ്രാണന്റെ സർവാത്മഭാവവും പ്രാണന്റെ സർവാശ്രയത്വവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അവിടെ നിശബ്ദനായി. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നു, അതാണിത്, പ്രാണവിഷയമേ വെച്ച അധിവാദിത്വം ഉത്തരത്ര അനുഷ്യമാണ് പശ്യമോഹ ഏഷത്തുപാധിപതത് യ സത്യേനാധിപതത്. അത് കഴിഞ്ഞു പറയുന്നു, പ്രാണന് ശ്രേഷ്ഠമായി കരുതുന്നു. പക്ഷേ ശ്രേഷ്ഠമായി കരുതേണ്ട എന്താണ്? സത്യത്തെ ശ്രേഷ്ഠമായി കരുതുന്നു, സത്യത്തെ പറയണം എന്ന് അത് കഴിഞ്ഞ് പറയുന്നു. അതാണ് ഇവിടെ സംശയത്തെ ഉണ്ടാക്കുന്നത്. പ്രാണനെ ശ്രേഷ്ഠമായി കരുതുന്നു പറഞ്ഞതിന് ശേഷം സത്യത്തെ ശ്രേഷ്ഠമായി കരുതി പറയണം എന്ന് പറഞ്ഞു. അടുത്തത് നാരദൻ മിണ്ടാതിരുന്നപ്പോൾ, അപ്പൊ അവിടെ നാരദൻ ചോദിക്കുന്നു, എന്താണ് അസത്യം? ഏതൊരു സത്യത്തെയാണ് ഞാൻ ശ്രേഷ്ഠമായി കണ്ട് പറയേണ്ടത്? തുടർന്ന് ഉപദേശിക്കുന്ന നടത്താണ് ഭൂമിയെ കുറിച്ച് പറയുന്നത്. ഭൂമാവാണ് സത്യം. അത് തുടർന്നു വരുന്ന ഭാഗത്ത് പറയുന്നു, ഭൂമാവിനെ ഉപദേശിച്ചതിന് ശേഷം വരുന്ന ഭാഗത്ത് പറയും, സത്യം ഇതി ബ്രഹ്മണഹ നാമ. സത്യം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മത്തിന്റെ പേരാണ് എന്ന് തുടർന്നു വരുന്ന ഭാഗത്തും വരും. ഇവിടെയാണ് സംശയം വരുന്നത്. അതുകൊണ്ടിവിടെ കുറുപക്ഷി പറയുന്നത് എന്താണ്? തസ്മം നാസ്തി പ്രാണാദ് അധ്യുപദേശ. പ്രാണനപ്പുറം വേറെ ഉപദേശമൊന്നുമില്ല. ഇവിടെ സത്യേന അധിപതത എന്ന് പറഞ്ഞു പ്രാണനെ സംബന്ധിച്ചാണ്. അതിന് സമാനം പറയുന്നു, അത്ര ഉച്ചതാവത് പ്രാണവിഷയസേവ അതിവാദിത്യസേത് അനുകർഷണം ഇതി ശക്യം വൽപ്പം. ഇത് പ്രാണനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സത്യം എന്ന് പറയുന്നത് പ്രാണനെയല്ല. എന്തുകൊണ്ട് വിശേഷം? അതാത് അത് വിശേഷിച്ച് പറയുന്നു, ഈ സത്യേന അതിപതത്. ആരാണോ സത്യത്തെ അറിഞ്ഞിട്ട് പറയുന്നത് അതാണ് ശരിയായ അതിവാദം എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നതിനാണ് വിശേഷവാദമൊക്കെയും പ്രാണ വിഷയഭൂതി പറയുന്നു ശരിയാണ്. പൂർവക്ഷി പറയണം, സത്യത്തെ അറിഞ്ഞ് പറയണമെന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട കാര്യമാണ്. പക്ഷേ സത്യം പ്രാണൻ തന്നെയാണ് പൂർവക്ഷി പറയുന്നു. കഥം എങ്ങനെ? ഉദാഹരണം പറഞ്ഞു, യഥായേഷു അഗ്നിഹോത്രി യ സത്യം വദതി ഇത്യുക്തേ ന സത്യവദനേന അഗ്നിഹോത്രത്വം കേനദർഹി അഗ്നിഹോത്രേണൈവ. ഇതാ ഇയാൾ ഒരു അഗ്നിഹോത്രിയാണ്, ഇയാൾ സത്യം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യം പറയുന്നതുകൊണ്ട് അഗ്നിഹോത്രി എന്നല്ല, അയാൾ അഗ്നിഹോത്രി തന്നെയാണ്. പിന്നെ അയാള് എന്തുകൊണ്ട് അയാൾ അഗ്നിഹോത്രിയാന്നുള്ള അഗ്നിഹോത്രം ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞെന്താണ്? ഈ അഗ്നിഹോത്രിയാണ് ഇയാൾ സത്യം പറയുന്നു എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നവൻ അഗ്നിഹോത്രി എന്നല്ല അർത്ഥം. അഗ്നിഹോത്രം ചെയ്യുന്നത് കൊണ്ട് അവൻ അഗ്നിഹോത്രിയാണ്. അവർ ഇവിടെ പ്രാണനെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞു സത്യം പറയണമെന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറയുന്നത് കൊണ്ട് പ്രാണോപാസകനെന്നല്ല, അവൻ പ്രാണനെ ഉപാസിക്കുന്നത് കൊണ്ട് അവൻ പ്രാണ ഉപാസകനാണ്, സത്യവും പറയുന്നു എന്നേ അർത്ഥമുള്ളൂ. അഗ്നിഹോത്രം ചെയ്യുന്നതുകൊണ്ട് അവൻ അഗ്നിഹോത്രിയാണ്, സത്യവും പറയുന്നു. അതുപോലെ ഇവിടെ എന്താണ്? പ്രാണോപാസനയെ കുറിച്ചാണ് പറയുന്നത്. സത്യത്തെ അതിനോട് കൂട്ടിച്ചേർക്കുന്നു എന്നേ ഉള്ളൂ. പ്രാണനെ ഉപാസിക്കുന്നവൻ പ്രാണനാണ് ഇവിടെ ഉപാസിക്കേണ്ടത്. അവൻ സത്യത്തെ പറയുന്നു, പ്രാണനെ സത്യമായി കൊണ്ട് പറയുന്നു എന്നുള്ള അർത്ഥം എടുക്കണം എന്നാണ്. ഇതൊക്കെ എന്നാ സത്യവദനേന അതിബാധിത്വം. അതുപോലെ തഥാ ഏഷത്തുവ അതിപതതി സത്യേനാദതി അതിപതിയുക്തി എന്ന സത്യവദനേന അതിബാധിത്വം. അതുകൊണ്ട് ആരാണോ അതിവാദം ചെയ്യുന്നവൻ സത്യത്തെ അറിഞ്ഞിട്ട് അതിവാദം ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിനെ ശ്രേഷ്ഠമായി പറയുന്നു എന്ന് പറഞ്ഞാൽ അയാൾ സത്യം പറയുന്നുകൊണ്ട് അതിവാദി എന്നുള്ളതല്ല. കേനദർഹി പിന്നെ എന്താണ്? പ്രകൃതേന പ്രാണവിജ്ഞാനേന. അവന്റെ പ്രാണ ഉപാസന കൊണ്ട് അവൻ സത്യവും പറയുന്നു എന്നെടുക്കണമെന്നാണ്. സത്യവദനന്തോ പ്രാണവിദോ വിദുഷോ വിശേഷതോ വീക്ഷിത. അപ്പോൾ പ്രാണ ഉപാസകൻ എന്ത് ചെയ്യുന്നു? അവൻ സത്യനിഷ്ഠനാണ്, അസത്യവും പറയുന്നു. സത്യം എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ പുതിയൊരു വിഷയം പറയുന്നു എന്ന് പറയാൻ പറ്റില്ല. പ്രാണോപാസകൻ സത്യവും പറയുന്നത് കൊണ്ട് പ്രാണ ഉപാസനയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഇത് പൂർവക്ഷി പറയുമ്പോൾ പറയും നേരി ബ്രഹ്മ നിങ്ങൾ പറയുന്നത് ശരിയല്ല. ശ്രുതിയർത്ഥ പരിത്യാഗ പ്രസംഗ നിങ്ങളിവിടെ ശ്രുതിയുടെ താല്പര്യത്തെ വിട്ടുകളയുകയാണ്. എന്താണ് പ്രാണ ഉപാസന, പിന്നീട് എന്താണ് സത്യകഥനം, എന്താണ് ഭൂമ എന്നാ ശ്രുതിയുടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനങ്ങൾ വിട്ടുകളയുന്നു. ശ്രുതിയ യാത്ര സത്യവചനേന അതിവാദിത്വം പ്രതീയത്തെ. ശ്രുതി എന്താ ഇവിടെ പറയുന്നത്? ഒരുവൻ സത്യം പറഞ്ഞിട്ട് അവൻ സത്യത്തെ ശ്രേഷ്ഠമായി പറയുന്നു. യസത്യേന അതിവദതി അതിവദതി, സത്യത്തെ അറിഞ്ഞ് പറയുന്നവനാണ് അതിവാദി. പ്രാണനെ അറിഞ്ഞിട്ട് പറയുന്നവനല്ല, പ്രാണന്റെ ഉപാസിച്ചിട്ട് പറയുന്നവനല്ല ഇത്. എന്നാ അത്ര പ്രാണവിജ്ഞാനസ്യ സങ്കീർത്തന മസ്തി, ഇവിടെ പ്രാണ ഉപാസനയെ സ്തുതിക്കുകയല്ല. പ്രകടനാത്ത് പ്രാണവിജ്ഞാന സംബന്ധിയത് ശരിയാണ്. ഇതിനെ തൊട്ട് മുമ്പ് പ്രാണ ഉപാസനയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഇത് രണ്ടും ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, സത്യകഥനവും പ്രാണ ഉപാസനയും ഒരു പ്രകടനത്തിൽ വന്നു എന്നുള്ളത് ശരിയാണ്. തത്ര പ്രകരണ അനുരോധീന ശ്രുതി പരിത്യക്ത പറയുന്നു. പ്രകരണം രണ്ടിൻ്റെയും ഒന്നാണ് എന്നുള്ളത് കൊണ്ട് ശ്രുതിയുടെ താല്പര്യത്തെ നിങ്ങൾ തിരിച്ചു കളയരുത്. പ്രാണനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ സത്യം പറഞ്ഞു, അതുകൊണ്ട് സത്യത്തെ വിടുക, പ്രാണനെ എടുക്കാതെ എടുക്കരുത്. സത്യം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, പ്രാണന്റെ പ്രകടനം തന്നെയാണ്. പക്ഷെ അടുത്ത് സത്യത്തിലേക്ക് കടക്കുന്നു, ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ബ്രഹ്മത്തെ സ്വീകരിക്കണം. ഇതെല്ലാം ചില നിയമങ്ങളുണ്ട്. ശ്രുതിയുടെ അർത്ഥത്തെ പൂർവമീമാംസകർ സ്വീകരിച്ചിരിക്കുന്ന ശ്രുതി ലിംഗവാക്യ പ്രകടന സ്ഥാന സമാഖ്യ എന്നെല്ലാം പറയുന്ന ചില നിയമങ്ങളനുസരിച്ച് എങ്ങനെ അർത്ഥം സ്വീകരിക്കണമെന്ന് അവർ പറയും. അപ്പം ആ നിയമങ്ങളെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഭാഷകാരോട് പറയുന്നതാണ്. അപ്പോൾ ശ്രുതിയും പ്രകടനവും വന്നു കഴിഞ്ഞാൽ സാധാരണ നിയമം അനുസരിച്ച് ഏതിനെ സ്വീകരിക്കണം, ഇവിടെ എന്ത് സ്വീകരിക്കണം, അതെല്ലാം മീമാംസകരുടെ ഇടയിൽ വലിയ ഇതായി ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്, ജൈമിനീയ സൂത്രങ്ങളിലും മറ്റും. അന്നിവിടെ വിശദീകരിക്കുന്ന, എന്നാലും ഇവിടെ പറയുന്നത് എന്താണോ, ശ്രുതിയുടെ താല്പര്യത്തെ വിടരുത്. സന്ദർഭത്തിൽ പലതും പറയും. പ്രകൃത വ്യാവൃത്തി അർത്ഥശ്ചാത്ത് ശബ്ദവിനെ സംഘച്ച, അതുമല്ല ഇവിടെ പറയുന്നു ഈഷ തൂവ അതിവദതി. തൂ എന്ന് പറയുന്ന എപ്പോഴും എന്താണ്, മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മാറി പുതിയൊരു കാര്യം പറയാൻ തുടങ്ങുമ്പോഴാണ് തൂ ഉപയോഗിക്കുന്നത്. അതായത് ശ്രുതിയുടെ അർത്ഥത്തെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ശബ്ദത്തെയും എടുത്ത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പരിശോധിച്ചിട്ടാണ് ഇവിടെ ഭാഷകാരൻ ആ താല്പര്യത്തിൽ പറയുന്നത്. അല്ല വെറുതെ ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് തൻ്റെ മനസ്സിലിരിക്കുന്നതിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈദികന്മാർ അംഗീകരിക്കത്തില്ല. ശ്രുതിയുടെ താല്പര്യത്തെ നിർണയിക്കുന്ന നിയമങ്ങളെല്ലാം നിഷ്കർഷിക്കും. ആ നിയമങ്ങളെ പാലിക്കാതെ നിങ്ങളൊരർത്ഥം പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ട് ആ നിയമങ്ങളെയൊക്കെ പറയും. ഇവിടെ ഏത് വിഷയത്തെയാണോ പറഞ്ഞുകൊണ്ട് വന്നത് അത് പ്രാണോപാസം. ആ പുതിയൊരു കാര്യം പറയാൻ പോകുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തു ശബ്ദം പ്രയോഗിച്ചത്. ഇനി അടുത്തെന്താണ്, സത്യം തു ഏവ വിജിജ്ഞാസിതവ്യം. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് സത്യത്തെയാണ് നീ അറിയാൻ ശ്രമിക്കേണ്ടത്. ഇതുവരെ പറഞ്ഞല്ലോ ഉപാസനകളെ കുറിച്ച്, അതൊന്നും സത്യമല്ല. സത്യത്തെ അറിഞ്ഞിട്ട് അതിനെ പറയണം, സത്യത്തെ ആണ് അറിയാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ നാരദം പറയും, എന്നാൽ ഭഗവാനെ എനിക്ക് ആ സത്യം എന്താണെന്ന് പറഞ്ഞു തന്നാൽ, സത്യം എന്താണെന്ന് എന്നെ ഉപദേശിക്കണമെന്ന് തുടർന്ന് പറയും. ഇതിജ പ്രയത്നാന്ത കാരണം അർത്ഥാന്തര ഭൂഷ സൂചേരി. അന്നങ്ങനെ വേറൊരു കാര്യത്തെ പറയുക, മറ്റൊരു കാര്യത്തിൽ യത്നം ആവശ്യമുണ്ടെന്ന് പറയുന്നത് പുതിയൊരു വിഷയത്തെ, ബ്രഹ്മത്തെ സൂചിപ്പിക്കുകയാണ്. കാരണം ശ്രുതിയിലെന്ന് വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെ കൂടി കലർന്ന് കിടക്കുകയാണ്. പ്രാണനെ കുറിച്ച് പറയും, പിന്നെ ബ്രഹ്മത്തെക്കുറിച്ച് പറയും, ഇതൊക്കെ വേർതിരിച്ചെടുക്കണം. അല്ലാതെ ഓരോ സന്ദർഭത്തിലും ഇത് വേർതിരിക്കാത്തതുകൊണ്ടാണ് പലർക്കും എന്താണ് ഉപാസന, എന്താണ് തത്വം എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പോയത്. ഇതിന് ഒരേ പ്രകടനത്തിൽ തന്നെ ഉപാസനയെക്കുറിച്ച് പറയുന്നു, തൊട്ടടുത്ത് തത്വത്തെക്കുറിച്ച് പറയും. ഉപാസനയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു അനുഷ്ഠാനത്തെക്കുറിച്ചാണ്, അടുത്ത് തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്, അതൊരു അറിവിനെക്കുറിച്ചാണ്. അപ്പം അത് ഭാഷകാരനിവിടെ വ്യക്തമാക്കുകയാണ്. രണ്ടിനും രണ്ടായി മനസ്സിലാക്കണം. ശ്രുതിയിൽ നിന്നാണ് ഇത് മനസ്സിലാക്കുന്നത്, അല്ല വേറെ ഉപായമില്ല, പ്രമാണങ്ങളൊന്നുമില്ല. തസ്മാത് യഥാ ഏകവേദ പ്രശംസായം പ്രകൃതായം ഇഷതു മഹാബ്രാഹ്മണോ യസ് ചതുർവേദൻ അധീതൈതി ഏകവേദേഭ്യ അർത്ഥാന്തരഭൂത ചതുർവേദ പ്രശസ്തേ താതൃ ഏക തിഷ്ടവ്യം. അപ്പോ വേദാധ്യയനം ചെയ്യുന്നവനെ പ്രശംസിക്കുകയാണ്. ഇവനൊരു വേദം മുഴുവൻ അവനറിയാം എന്ന് പറഞ്ഞ് ഏകവേദ പ്രശംസായ ഒരു വേദത്തെ മുഴുവൻ അധ്യയനം ചെയ്യുന്നതിനെ വലിയ മഹത്തായ കാര്യമാണ്. അപ്പോൾ ഒരു വേദ അധ്യയനം ചെയ്തവനെ പ്രശംസിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ പറയുന്നു വേറെ പറയണം, ഏഷത് മഹാബ്രാഹ്മണൻ, ഇവൻ മഹാബ്രാഹ്മണനാണ്. എന്തുകൊണ്ട്? ചതുരോ വേദ അതീത, ഇവൻ നാല് വേദങ്ങളും അധ്യയനം ചെയ്തിരിക്കുകയാണ്. അപ്പോ വാസ്തവത്തിൽ ആ സന്ദർഭത്തിൽ ഈ ഒരു വേദം അധ്യയനം ചെയ്തത് തന്നെ വലിയൊരു കാര്യമാണ്, അതിനെ പ്രശംസിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ആ സന്ദർഭത്തിൽ പറയണതാ, ഇയാളുണ്ടല്ലോ, ഇയാളെ നാല് വേദവും അധ്യയനം ചെയ്ത മഹാബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞ് പ്രശംസിക്കുമ്പോൾ അവിടെ വിഷയം മാറി. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വിഷയം മാറുന്നു. ഒരു വേദം അധ്യയനം ചെയ്തവനെ പ്രശംസിക്കുന്ന പോലെയാണോ നാല് വേദവും അധ്യയനം ചെയ്തവനെ പ്രശംസിക്കുന്നത്? രണ്ടും ഒരേ പ്രശംസയാണോ? അല്ല. അതുപോലെ പ്രകരണം വാസ്തവത്തിൽ എന്താണ് ഉദ്ദേശിച്ചത്? വേദ അധ്യയനം ചെയ്തവനെ പ്രശംസിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഒരാളെ അങ്ങനെ പ്രശംസിക്കുമ്പോൾ അതല്ല, ആ പ്രശംസയല്ല നാല് വേദവും അധ്യയനം ചെയ്യുന്നവനെ പ്രശംസിക്കും. രണ്ടും രണ്ടാണ്, രണ്ടിൻ്റെ മൂല്യം വേറെയാണ്. അതാണ് തസ്മാ യഥാ ഏകവേദ പ്രശംസായാം പ്രകൃതായാം ഇഷതു മഹാബ്രാഹ്മണോ യസ് ചതുർവേദൻ അധീതീതി ഏകവേദേഭ്യോ അർത്ഥാന്തരഭൂത ചതുർവേദ പ്രശസ്തി. അവിടെ എന്ത് ചെയ്യുന്നു? ആ ഒരു വേദം അധ്യയനം ചെയ്തവനേക്കാൾ വലുതായി ചതുർവേദവും സാമാധർവരൂപത്തിലുള്ള നാല് വേദങ്ങളും അധ്യയനം ചെയ്തവനെ പ്രശംസിക്കുന്നു. അതുപോലെ ഇവിടെ എന്താണ് സന്ദർഭം എന്ന് പറയുന്നത്? ഉപാസനയാണ്, ശരി. പക്ഷെ ആ ഉപാസനയിൽ നിന്നും മാറി ബ്രഹ്മതത്വത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നു. താതൃവേദ ദ്രഷ്ടവ്യം എന്നുവെച്ചാൽ പ്രശ്ന പ്രതിവചന രൂപ അർത്ഥാന്തര വിവക്ഷയാ ഭവിത വിമിതി നിയമോസ്തി പറയുന്നു. ഒരു പ്രകടനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ മാത്രമേ പുതിയൊരു കാര്യം പറയാവുന്നില്ല. ഇതുവരെ നാമം തുടങ്ങി ആശ വരെ പറഞ്ഞതെല്ലാം ചോദ്യ ഉത്തര രൂപത്തിലാണ്. പിന്നെ പ്രാണനെക്കുറിച്ച് പറഞ്ഞതും ചോദ്യോത്തര രൂപത്തിലാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും പറയുന്നെങ്കിലും ചോദിച്ചാലേ പറയാവുന്നില്ല. നിയമം ഉണ്ടെന്നാണ്, നാ പൃഷ്ടം കസ്യചിത് ബ്രൂയാ, ചോദിക്കാതെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പക്ഷേ അവിടെയും നിയമം ഉണ്ടെന്നാണ്, ശിഷ്യന്റെ മനസ്സിൽ ജിജ്ഞാസ ഉണ്ട് എന്ന് ഗുരുവിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ചോദിക്കാതെയും പറഞ്ഞു കൊടുക്കാം. ജിജ്ഞാസയുണ്ടെങ്കിൽ ചോദിക്കണമെന്നില്ല. അപ്പോൾ നാരദനെ പ്രാണോപാസന വരെയെല്ലാം പറഞ്ഞു, നാരദൻ മിണ്ടാതിരിക്കുന്നു. പക്ഷേ സനത്കുമാരൻ അവിടെ നിർത്തിയില്ല, ചോദിക്കാതെ തന്നെ പറഞ്ഞു. പറയുന്ന പോലെ ചോദിച്ചേ പറയാവൂന്ന് നിയമമൊന്നുമില്ല, നേരത്തെ അങ്ങനെ പറഞ്ഞു പോലും. പക്ഷെ ചോദിക്കാതെ തന്നെ എന്ത് പറഞ്ഞു? സത്യത്തെ പറഞ്ഞു. എന്തുകൊണ്ട്? ചോദ്യം എന്തായിരുന്നു? തരതി ശോകം ആത്മവിത്ത്, ആത്മവിത്ത് ശോകത്തെ തരണം ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് ശോകത്തെ തരണം ചെയ്യണം, ദുഃഖത്തെ തരണം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇത്രയും ഉപദേശം കേട്ടു കഴിഞ്ഞിട്ടും ഞാൻ ദുഃഖത്തെ തരണം ചെയ്യുന്നു നാരദൻ പറയുന്നില്ല, നാരദനായിട്ട് തോന്നുന്നുമില്ല. അപ്പോ ദുഃഖത്തെ ശരിക്കും തരണം ചെയ്യുന്നതിനുള്ള കാര്യം അല്ല ഇതുവരെ പറഞ്ഞത്. അത് പിന്നെ പ്രത്യേകിച്ച് നാരദൻ ചോദിക്കേണ്ട കാര്യമില്ല, സനത്കുമാറിനെ അറിയാം. മിണ്ടാതിരിക്കുന്നോണ്ട് തന്നെ മനസ്സിലായി തൃപ്തനല്ല, അപ്പൊ അടുത്ത് ഭൂമാവിനെ, ഭൂമാവായി തസ്സുഖം, അത് നേരിട്ടങ്ങ് പറയല്ല, പടിപ്പടി പടിയായിട്ട് അവിടെ പറയുന്നു. അതുകൊണ്ട് ചോദിച്ചിട്ട് പറഞ്ഞാലേ പറയാവുന്നൊന്നുമില്ല, അടുത്ത് ചോദിക്കാതെ തന്നെ പറയുന്നു. പ്രശ്ന പ്രതിമേന രൂപ ഏവ അർത്ഥാന്തര വിവക്ഷയ ഭൗതി മിതി നിയമോസ്തി പ്രകൃത സംബന്ധ അസംഭവകാരിത്വ അർത്ഥാന്തര വിവക്ഷയ. കാരണം ഇവിടെ എന്താണ്, എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? അതുമായിട്ട് സംബന്ധമില്ലാത്ത ഒരു കാര്യം, ഉപാസനയുമായിട്ട് സംബന്ധമില്ലാത്ത ഒരു കാര്യം അതാണ് അടുത്ത് തത്വത്തെ പറയുന്നത്. അങ്ങനെ ഒരു പുതിയൊരു വിഷയത്തെ ഇവിടെ പറയുകയാണ്. അതുകൊണ്ടാണ് അവിടെ ചോദ്യം വരാത്തത്. ചോദ്യങ്ങളൊക്കെ എന്താണ്, ഉപാസനയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. പ്രാണനെക്കുറിച്ച് പറഞ്ഞിട്ടോ പിന്നെ അതിനെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അത് പിതാവാണ്, മാതാവാണ്, അത് സർവാശ്രയമാണ്. അപ്പോഴാണ് നാരദൻ നിശബ്ദനാകുന്നത്. എന്താണ്, ഇതുവരെ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധമില്ലാത്ത പുതിയൊരു കാര്യം പറയുകയാണ്. അതാണ് തത്ര പ്രാണാന്തം അനുശ്വാസനം ശ്രുത്വ തൂഷ്ണീഭൂതം നാരദം സ്വയമേവ സനത്കുമാർ വിത്പാദേരി. ഇവിടെ എന്താണ്, പ്രാണോപാസനയുള്ള കാര്യങ്ങളെല്ലാം കേട്ട് നിശബ്ദനായി താൻ ആഗ്രഹിച്ചത് എന്താണ്, ദുഃഖം നിവർത്തി, ആനന്ദം, സുഖം, അതാണ് താൻ ആഗ്രഹിച്ചത്. ഈ ഉപാസനകളെ കുറിച്ച് എല്ലാം കേട്ടിട്ട് തനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് മിണ്ടാതിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നാരദൻ എന്ത് ചെയ്തു, ഈ മിണ്ടാതിരിക്കുന്നല്ലോ എന്ന് കണ്ടിട്ട് സനത്കുമാരൻ തുടർന്നു വരുന്ന ഭാഗം സ്വയം തന്നെ വെളിപ്പെടുത്തി സത്യം. ഇതാണ് പരമാർത്ഥം. യത് പ്രാണവിജ്ഞാനേന വികാരാനന്ദ വിഷയേണ അതിവാദിത്വം അനധിവാദിത്വമേവ തത് യേശത്വ അധിപതി സസത്യന അധിപതി എന്ന് പറയുന്നു. ഈ പ്രാണോപാസന വരെ മനസ്സിലാക്കിയിട്ട് ഇതാണ് ശ്രേഷ്ഠം എന്ന് നീ പറയുന്നുണ്ടല്ലോ, അതൊരു ശ്രേഷ്ഠ കഥനമല്ല. ആ അതിവാദിത്വം അനധിവാദിത്വമാണ്. പിന്നെ എന്താണ് ശരിയായ അതിവാദിത്വം, ശ്രേഷ്ഠ കഥനം എന്ന് പറയുന്നത് എന്താണ്? അത് സത്യത്തെ അറിയുമ്പോഴാണ്. സത്യത്തെ അറിയുമ്പോഴാണ് നീ ശരിയായി പറയുന്നത്. അതുവരെ പറയുന്നതും ശരിയല്ല. സത്യമല്ലാത്തതിനെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അപ്പൊ ഇവിടെ ശരി പറയുക, സത്യം പറയുക എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തെ പറയുക, വ്യവഹാരത്തിലെ സത്യത്തെ അല്ല പറയുക. അതുകൊണ്ട് ആ സത്യത്തെ അറിഞ്ഞിട്ട് പറയുക. തത്ര സത്യം ഇതി പരബ്രഹ്മ ഉച്ചത്തെ പരമാർത്ഥ രൂപത്വ. ഇവിടെ സത്യേനാധിപതി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സത്യം എന്താണ്? ഇത് പരംബ്രഹ്മത്തെയാണ് സത്യം എന്ന് പറയുന്നത്. അല്ല, നമ്മുടെ വ്യവഹാരത്തിൽ പറയുന്ന അവൻ കള്ളം പറയുന്നു, സത്യം പറയുന്നില്ല എന്ന് പറയുന്ന ആ സത്യമല്ല, അത് വ്യാവഹാരികമായിട്ടുള്ള സത്യം. ഇവിടെ സത്യത്തെ അറിഞ്ഞ് പറയണം എന്ന് പറയുമ്പോൾ എന്താണ്? അത് പരബ്രഹ്മം, അതിനെ പറയുകയാണ്. പരമാർത്ഥ രൂപത്വം, അതാണ് പരമാർത്ഥം. ഉപാസനയിൽ നിർദ്ദേശിക്കുന്ന ഒന്നും പരമാർത്ഥമുണ്ട്, പ്രാണൻ ഉൾപ്പെടെയുള്ളത്. എന്തുകൊണ്ട്? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇതി ശ്രുതിയന്തരാ ശ്രുതി എന്ന് പറയുന്നത് സത്യം ബ്രഹ്മമാണ്, ജ്ഞാനം ബ്രഹ്മമാണ്, അനന്തം ബ്രഹ്മമാണ്. ഇവിടെ ഇനി അടുത്ത് തെളിച്ച് പറയും എന്താണ്, സത്യം ഇതി ബ്രഹ്മണോ നാം. ബ്രഹ്മത്തിന്റെ പേരാണ് സത്യം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നതിന് പേര് സത്യം എന്ന് പറഞ്ഞാലും മതി. അതുകൊണ്ട് പറയും ബ്രഹ്മസത്യം. തഥാ വിത്പാദിതായ നാരദായ സോകം ഭവ സത്യേന അധിവദാനി ഇത്യേവം പ്രവൃത്തായ വിജ്ഞാനാദി സാധന പരമ്പരയ ഭൂമാന ഉപദിശതി. ഓ, സത്യത്തെ നീ പറയണം, സത്യത്തെ ബോധിക്കണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ സോഹം ഭഗവ സത്യേന അധിവദാനി പറയുന്നു, എനിക്കും ആ സത്യത്തെ പറയണം. സത്യത്തെ അറിഞ്ഞ് സത്യമാണ് ശ്രേഷ്ഠമെന്ന് കരുതി എനിക്ക് സത്യത്തെ പറയണം എന്ന് വെച്ചാൽ എനിക്ക് സത്യത്തെ ഗ്രഹിക്കണം, സത്യത്തെ എനിക്ക് ഉപദേശിക്കണം, മറ്റൊന്നും വേണ്ട. കാരണം നാരദൻ ബാക്കിയുള്ള എല്ലാം ഇതുവരെ ഗ്രഹിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ആ പരമമായ താല്പര്യമായ സത്യത്തെ, ബ്രഹ്മത്തെ ഗ്രഹിച്ചില്ല. അതുകൊണ്ട് നാരദൻ പറയണം സനത്കുമാരദേവനോട്, നീ സത്യം പറയണമെന്ന് പറയും. പറഞ്ഞ് ശരി, എനിക്ക് ആ സത്യത്തെ ഗ്രഹിച്ചിട്ട് പറയണം എന്ന് പറയുമ്പോൾ പിന്നെ ചോദിക്കുന്നുണ്ടെന്ന് നാരദൻ. സത്യത്തെ പറയണം എന്നുള്ള തന്റെ ആഗ്രഹത്തെ പ്രകടിപ്പിക്കുമ്പോൾ അവിടെ ഉപദേശിക്കുന്നു. ഇത്യേവം പ്രവൃത്തായ വിജ്ഞാനാദി സാധന പരമ്പരയ ഭൂമാനം ഉപദിശതി. നേരിട്ട് സത്യം എന്തെന്ന് പറയുകയല്ല, ഇതുവരെ പറഞ്ഞൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി ഓരോന്നോരോന്നായിട്ട് എന്താണ് വിജ്ഞാനം തുടങ്ങിയ ഓരോ സാധനങ്ങളെയും നിർദ്ദേശിച്ചിട്ട് പരമ്പരയാ ഭൂമാനം ഉപദിശതി. എന്താണ് വിജ്ഞാനം എന്നവിടെ പറയുന്നു. ഭാഷകാരൻ പറഞ്ഞു, ശരി, അങ്ങനെ നിനക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആദ്യം സത്യത്തെ അറിയണം, അല്ലാതെ പറയാൻ പറ്റില്ല. ആത്മവിത്ത് അത് പറഞ്ഞുള്ളത്, ആത്മാവിനെ അറിയുന്നവൻ സുഖത്തെ തന്നെ. അപ്പോ ആത്മാവാണ് സത്യം, അപ്പൊ ആ സത്യത്തെ അറിയണം. ആ അറിവ് എങ്ങനെയുള്ള അറിവ്? നിശ്ചയാത്മകമായ അറിവ്. ഭാഷകാരൻ വ്യാഖ്യാനിച്ചു അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയാത്മകമായ അറിവ്, അതാണ് ആദ്യം വേണ്ടത്. എന്തിനെ സംബന്ധിച്ച്? സത്യത്തെ സംബന്ധിച്ച്. എങ്ങനെയുള്ള സത്യം? ബ്രഹ്മസ്വരൂപമായ സത്യത്തെ നിശ്ചയരൂപത്തിൽ അറിയുക. അതുകൊണ്ട് അവിടെ മുതലാണ് തുടക്കം. അതാണ് സാധനങ്ങൾ നിർദ്ദേശിച്ചു. അത് പറയും, എന്തിന്റെ സാധന? ആ അറിവ് കൊണ്ട് ഒരുവൻ, അതൊക്കെ ഭാഷ്യത്തിൽ പറയും, ചന്തോക്കുന്നു, ഒരുവൻ പ്രാപിക്കുന്ന ആ കൃതാർത്ഥത, അതിന്റെ സാധനയാണ് ആ ജ്ഞാനം. അതാണ് ജ്ഞാനം കൊണ്ട് മുക്തി എന്ന് പറയുന്നത്. മുക്തിയുടെ സാധനയാണ് വിജ്ഞാനം. അപ്പൊ വിജ്ഞാനത്തിന് ഭാഷ്യകാലം പറയുന്നത് നിശ്ചയാത്മകമായ ജ്ഞാനം എന്നാണ്. ഇവിടെ വ്യാഖ്യാനത്തിലത് കൊടുത്തിട്ടുള്ളത് അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. വിജ്ഞാനം നിധിധ്യാസനം എന്ന് കൊടുത്തിട്ടുണ്ട്. ഭാഷകാരൻ ഒന്ന് പറയും, വ്യാഖ്യാതാക്കൾ വേറെ ഒന്ന് പറയും. അപ്പോ അതെന്താ അങ്ങനെ ഇത്രയും പ്രാമാണികന്മാരെ വ്യാഖ്യാനന്മാരെ വിജ്ഞാനം നിധിധ്യാസനം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിജ്ഞാനം നിശ്ചയാത്മക ജ്ഞാനം എന്നതിന് നിധ്യാസനം എന്ന് പറയുമ്പോൾ മാറിപ്പോകും. നിധ്യാസനം എന്ന് പറയുമ്പോൾ പിന്നെ അതിനെ ധ്യാനിക്കുക, പിന്നെ ധ്യാനത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, അങ്ങനെയൊക്കെ അർത്ഥം വരും. എന്തുകൊണ്ടങ്ങനെ പറയും? ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് വ്യാഖ്യാതാക്കൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് ചോദിച്ചാൽ അതിന് അവർ തന്നെ സമാനം പറയണം, എന്നോട് ചോദിച്ചാൽ പറ്റത്തില്ല. അപ്പോൾ ഭാഷ്യം ഒരു രീതി പോവും, പലപ്പോഴും മറ്റു വ്യാഖ്യാതാക്കളുടെ അതാണ് പലതരത്തിലുള്ള പ്രക്രിയകൾ പിൽക്കാലത്തുണ്ടായത്. ഭാഷ്യകാരൻ പറഞ്ഞു വന്ന് മറ്റുള്ളവർ പറഞ്ഞു, ഇവരെല്ലാം ശിഷ്യന്മാരാണെന്നാണ് പറയുന്നു. ശിഷ്യന്മാരായിരിക്കാം, പക്ഷെ അവരവരുടേതായ അർത്ഥങ്ങൾ പറഞ്ഞു. എന്നാൽ ഇതൊക്കെ എഴുതുന്നതിന് മുമ്പ് ആ പുരുഷത്തെടുത്ത് അവിടുത്തെ ഭാഷയൊന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ കുഴപ്പം വരത്തില്ലായിരുന്നു. അത് വായിക്കാനൊന്നും മെനക്കെട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് ഊഹിക്കുക. അപ്പോൾ അത് അങ്ങനെ ചോദ്യം വരും. സത്യം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സത്യത്തെക്കുറിച്ച് പറഞ്ഞു, സത്യം പറയണം, സത്യത്തിൽ നിഷ്ഠ വേണം, സത്യം ഇല്ലെങ്കിൽ ദോഷമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് സത്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം വന്നു. ഒരു ചോദ്യം, ഒരാളുടെ സംശയമേ ഉള്ളൂ, ഈ സത്യസത്യം എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നേകുമ്പോൾ തോന്നുന്നു ഞങ്ങളെല്ലാം കള്ളന്മാരാണ് എന്ന്. എല്ലാവർക്കും വേണ്ടി ഒരാളൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെ വല്ലതും മനസ്സിലുണ്ടോ എന്ന് പറഞ്ഞയാളില്ലേ പറഞ്ഞു. അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു, കാരണം എല്ലാവരും ചോദിച്ചില്ലല്ലോ. ഒരാളുടെ മനസ്സിൽ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് ഇതാണ്, എന്നെ കണ്ടു കഴിഞ്ഞാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നുന്നു എന്ന് തോന്നുന്നത് പോലെയാണ്. ബാക്കിയുള്ളവർ പറഞ്ഞില്ലല്ലോ. അപ്പോ എന്തോ ഇയാളുടെ മനസ്സിൽ കള്ളമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നു. അല്ലെങ്കിൽ പിന്നെ എന്താ, മറ്റുള്ളവർക്ക് തോന്നാത്ത ഒരാൾക്ക് തോന്നിയത് ഈ പറയുന്നതുകൊണ്ട് ഞാൻ ഈ സത്യം പറയണം, സത്യം പറയണമെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം കള്ളന്മാരാണ്, എല്ലാവർക്കും വേണ്ടി തന്നെ ഒരാൾ ഒക്കാലത്തെടുത്തത്. എന്റെ ആവശ്യമില്ലല്ലോ, വേറെ ആരുടെയും മനസ്സിൽ തോന്നിയില്ല, തോന്നിയെങ്കിൽ എല്ലാവരും ചോദിച്ചത്. എല്ലാവരും കൂടെ ഉടനെ ബഹളം ഉണ്ടാക്കിയില്ല, ഞങ്ങളാരും കള്ളന്മാരല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഒരാളുടെ മനസ്സിൽ സംശയം വന്നു. അപ്പോൾ അയാളുടെ മനസ്സിൽ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് വരുന്നത്? അപ്പോൾ എന്തെങ്കിലും കള്ളമുള്ളവർക്ക് തോന്നും, ഓ അപ്പോൾ ഇതെന്തോ കള്ളമുള്ളത് കൊണ്ട് പറയുകയാണ്. അല്ലാത്തവർക്ക് തോന്നത്തില്ല, ഇത് സ്വാഭാവികം. അതുപോലെ അവരവരുടെ മനസ്സിലിരിക്കുന്ന അനുസരിച്ച് എല്ലാം വ്യാഖ്യാനിക്കും. വിജ്ഞാനമെന്ന് കേട്ടപ്പോൾ ഒരാളുടെ മനസ്സിലിരുന്നത് ധ്യാനമാണ്, അയാൾ അങ്ങനെ വ്യാഖ്യാനിച്ചു. പക്ഷെ ഭാഷകാരന്റെ മനസ്സിലിരുന്ന എന്താണ്? വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മകമായ ജ്ഞാനം. അവിടെ ആണ് തുടങ്ങുന്നത്. ഈ വിജ്ഞാനത്തെ കുറിച്ച് പറയുന്നതായിരുന്നു അവിടെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടെങ്കിൽ. സന്തകുമാരൻ പറയുകയാണ്, നേരിട്ട് ഭൂമാവിനെ ഉപദേശിക്കുകയല്ല, ആദ്യം വിജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു. നിനക്ക് സത്യത്തെ അതിവദനം ചെയ്യണമെങ്കിൽ, സത്യത്തെ അറിഞ്ഞിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം വിജ്ഞാനം വേണം. പറയണമെങ്കിൽ വിജ്ഞാനം വേണ്ട. എന്തിന്? അവിടെ പറയും, പരമാർത്ഥത്തെ അറിഞ്ഞു കഴിഞ്ഞാലേ പരമാർത്ഥത്തെ കുറിച്ച് പറയാൻ പറ്റും. പരമാർത്ഥത്തെ അറിയാത്തവന് പരമാർത്ഥം പറയാൻ പറ്റത്തില്ല. ചോദിക്കും, ശരി, പരമാർത്ഥത്തെ അറിയണമെങ്കിൽ? അടുത്ത് ചോദിക്കാതെ തന്നെ പറയും, പരമാർത്ഥത്തെ അറിയണമെങ്കിൽ ആ അറിവ് എങ്ങനെയായിരിക്കണം? നിശ്ചയാത്മകമായ ജ്ഞാനം. അടുത്ത് പറയുന്നതാണ്, മനനം ആവശ്യമാണ്. ജ്ഞാനം നിശ്ചയ രൂപത്തിലെത്തണമെങ്കിൽ ശരിയായ മനനം വേണം, വിചാരം വേണം. അതും അടുത്ത് സനത്കുമാരദേവൻ ഉപദേശിക്കുന്നു. ശരിയായ വിചാരം വന്നു കഴിഞ്ഞാൽ അവിടെ ഭാഷ്യകാരം പറയും എന്ന് പറഞ്ഞാൽ പൊതുവെ അങ്ങനെയാണ് ഒരു നിയമം. എന്താണ്? ശരിയായ നിശ്ചയാത്മകമായ ശരിയായ അറിവുണ്ടാകണമെങ്കിൽ അവന് അതിനു മുമ്പ് ശരിയായ വിചാരം നടന്നിരിക്കണം, അവനതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കണം. അപ്പൊ ചിലർക്ക് ഗുരു ഉപദേശിക്കുന്നു, അയാൾക്ക് ശരിയായ ബോധം ഉണ്ടാകുന്നു, അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു, പ്രായേണ, പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഒരാൾ ശ്രവിക്കുന്നു, അതുകൊണ്ട് ഉണ്ടാവണമെന്നുമില്ല. ഒരാൾക്ക് വിപരീത ബുദ്ധി ഉണ്ടാകാം. എന്താണോ താല്പര്യം അത് ഗ്രഹിക്കാതിരിക്കുക, ആഗ്രഹണം സംഭവിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ശരിയായ വിചാരം ആവശ്യമാണ്. ആ വിചാരത്തിനോ കേൾക്കുന്നു, ഗുരുക്കന്മാർ ഉപദേശിക്കുന്നു, എത്ര അനാദികാലം പോലെ ഗുരുക്കന്മാർ ഉപദേശിക്കുന്നു, എത്ര പേരത് ഗ്രഹിക്കുന്നു, എത്ര പേരതിനെ സംബന്ധിച്ച് വിചാരം ചെയ്യുന്നു. എന്തുകൊണ്ടാ അവിടെ വിചാരം സംഭവിക്കാത്തത്? കേൾക്കുന്നു, അതവർ ഉപേക്ഷിക്കുന്നു, ഉപേക്ഷ വിചാരിക്കുന്നു, അതൊക്കെ പറയും എന്ന് പറഞ്ഞൊരു ഉപേക്ഷ വിചാരിക്കുന്നു എന്നോട് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ശ്രദ്ധ വേണം പറയുന്നു. വിചാരം ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഗുരു ഒരു കാര്യം പറഞ്ഞു, അതിൽ അവന് അത് ശരിക്കും അതിൻ്റെ താല്പര്യം എന്താണെന്ന് ഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ അവൻ വിചാരം ചെയ്യും. വിചാരം ചെയ്യണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ ശ്രദ്ധ വേണം. അതാണ് അടുത്ത് സനത്കുമാരൻ പറയുന്നത്. ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ്? ഭാഷകാരൻ പറയും, ഏതൊരു വിഷയമാണോ അറിയേണ്ടത്, ആ അറിയേണ്ട വിഷയത്തിലുള്ള ആദരവ് എന്നാണ് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധ എന്ന് പറയുന്നത് ആരാണോ ഉപദേശിക്കുന്നത്, ആ ഉപദേശിക്കുന്ന വ്യക്തിയിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മാത്രം പോരാ, അതും വേണം. പക്ഷെ അത് മാത്രം പോരാ. ഭാഷകാരൻ പറയുന്നത്, ഏതൊരു വിഷയത്തെയാണോ നാം അറിയാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തോട് ആദരവ് വേണം. എന്നാലേ അതാണ് ശരിയായ ശ്രദ്ധ. എന്നാലേ അവൻ അതിനെ വിചാരം ചെയ്യും. ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ പ്രസംഗിക്കുന്നു, ഒരാൾ വിശദീകരിക്കുന്നു, അത് കേൾക്കുന്നവൻ ആ പറയുന്ന വിഷയത്തോട് ആദരവില്ലെങ്കിൽ അവനതിനെ വിചാരം ചെയ്തിട്ടില്ല. വിചാരിക്കോ, രാവിലെ സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് വന്നിരുന്നു, അധിക പ്രസംഗം നടത്തും, ഉറക്കവും വരുന്നുണ്ട്, എഴുന്നേറ്റ് പോകാനും പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഇരിക്കാതിരുന്നു കഴിഞ്ഞാലും മറ്റുള്ളവർ വിചാരിക്കും, ഒരുപാട് പേര് ഇത് കേൾക്കുമ്പോൾ ഞാൻ കേട്ടില്ലെങ്കിൽ ഞാനിവിടെ ഒരു അധികപ്പെട്ടായിപ്പോകും, കേട്ടുകളെയാണ്. കൂട്ടത്തിൽ പാടുന്നതുപോലെ കൂട്ടത്തിലിരുന്നൊരു കേൾപ്പ്. അപ്പോൾ ആ എന്താ കാര്യം സംഭവിക്കുന്ന എന്താണ്? ആ വിഷയത്തിൽ ആദരവില്ല. ഭാഷകാരൻ പറയുന്നതാണ് ഇവിടെ എന്താ വിഷയം? അദ്വൈതം എന്ന് പറയുന്ന ആ വിഷയം. അതിൽ ആദരവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അയാൾ അതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നു? അയാൾക്കതിൽ ആദരവില്ല, അയാളുടെ താല്പര്യം വേറെ എന്തിനെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് അവിടെ സനത്കുമാരൻ പറയുന്നു, വിജ്ഞാനം വേണം, അതിന് മനനം വേണം, അതിന് എന്താണ് ശ്രദ്ധ വേണം, ആദരവ് വേണം. ഇനി അതിനു വേണ്ടിയിട്ടോ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നു, ആ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് അതിന് നിഷ്ഠ വേണം എന്നാ പറയുന്നു. നിഷ്ഠയുള്ളവനെ ശ്രദ്ധയുണ്ടാകത്തുള്ളൂ. നിഷ്ഠയില്ലാത്തവന് അതിൽ ആ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവത്തില്ല. അതിനോടൊരാദരവ് വേണമെന്നുണ്ടെങ്കിൽ അവന് അതിൽ സ്ഥൈര്യം അത് വേണം. ഇന്നൊരാൾ വന്ന് മുമ്പിൽ പത്മാസനത്തിൽ ഇരിക്കും, കേട്ടാത്തുന്താ ഇത് ബ്രഹ്മത്തെ പിടിച്ചിട്ട് ഇയാൾ ഇവിടെ നിന്ന് എഴുന്നേക്കുന്നു, പിറ്റേ ദിവസം കാണത്തില്ല, അവിടെ ശൂന്യം. രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു, അത് ആ പത്മാസനത്തിൽ നടുവെന്ന് കൊടുത്തിരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണത്തില്ല. നിഷ്ഠ എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്ന എന്തെന്ന്, ഇതൊക്കെ ഷോ, അതിനൊക്കെ വേണ്ടി കാര്യമൊന്നുമില്ല. ഇത് ഞാൻ പറയുന്നതല്ല, സനത്കുമാര ഭഗവാൻ സനത്കുമാരൻ പറയുന്നു. നിഷ്ഠയില്ലാത്തവന് അതിലൊരിക്കലും ആദരവ് ഉണ്ടാവത്തില്ല. പിന്നെ എന്താണ് കടുവ സ്വതേ നരഭോജിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചിലപ്പോൾ അത് നരഭോജിയാകുമെന്ന് പറയുന്ന പോലെയാണ്. സാഹചര്യങ്ങളുടെ സന്ദർഭം മൂലം ചിലപ്പോൾ ഒരു വലിയ പൊസ് കൊടുത്തുകൊണ്ട് മുമ്പ് വന്ന് വടി പോലെ ഇരിക്കും. ഇതിനെ നിഷ്ഠയെന്ന് പറയാൻ പറ്റുമോ? അതല്ല. നിഷ്ഠയില്ലാത്തവന് ഇത് ഉള്ളിൽ കയറത്തില്ല. അപ്പോൾ അവിടെ പറയുന്നു, നിഷ്ഠ എന്ന് പറയുന്നത് ഭാഷകാരം പറയും, അതൊരു ഉപാസനയാണ്. ആ വിഷയത്തെ ഗ്രഹണത്തിലുള്ള ഒരു ഉപാസന എന്ന് വെച്ചാൽ അതിന്റെ നൈരന്തര്യ സ്ഥിരത. അപ്പോ അതില്ലാത്തവന് അത് വേണം. ഇത് എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധയുണ്ടെങ്കിൽ നിഷ്ഠയുണ്ടാവും, നിഷ്ഠയുണ്ടെങ്കിൽ ശ്രദ്ധയുണ്ടാവും, ആപേക്ഷികങ്ങളാണ്. ഇനി അതിനു വേണ്ടിയിട്ടോ പറയുന്നു, ആ നിഷ്ഠ, നിഷ്ഠയ്ക്ക് വേണ്ടി അവിടെ പറയുന്നത് എന്താണ്? അതിന് കൃത്യ പ്രയത്നം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ നിഷ്ഠ നഷ്ടപ്പെട്ടു പോകുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ ഉറക്കക്ഷീണം വിചാരിക്കും, മൂടിപ്പൊതിച്ച് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും. അവിടെ യത്നമില്ല, പ്രയത്നമില്ല, അതിനെ അതിജീവിച്ചിട്ടില്ല. ഇതൊരു നിഷ്ഠയായിട്ട് ഇനി ഇത് അനുഷ്ഠിക്കണം എന്നുള്ള പ്രയത്നം അവിടെയില്ല. നമ്മുടെ ഭാഷകാരൻ പറയുന്നതാണ്, മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക എന്നുള്ള പ്രയത്നം ആവശ്യമാണ്. അത് മുഖ്യമായൊരു കാര്യമാണ്. പിന്നെ ശമദമാദികൾ എന്ന് വെച്ചാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ മര്യാദയ്ക്ക് നിർത്തി ഈ പറയുന്ന വിഷയത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനുള്ള ഒരു അഭ്യാസം അയാളുടെ ഭാഗത്തില്ല. മനസ്സ് വളരെ വിക്ഷിപ്തമാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും, അതിനനുസരിച്ച് മറ്റു വിഷയങ്ങളിലേക്ക് പോകും. ചിലപ്പോൾ അയാൾ മറ്റേതെങ്കിലും പ്രവൃത്തിയിലായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്ന തത്വത്തിൻ്റെ വിജ്ഞാനം, അതിനു വേണ്ടിയിട്ട് ആ തത്വത്തിൽ തന്നെ അയാൾക്ക് കൃതി ആവശ്യമാണ്. തത്വത്തിലുള്ള കൃതിയാണ് അവിടെ പറയുന്നത്. മനസ്സിൻ്റെ ഏകാഗ്രതയും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണവും, മനസ്സിന് വലിയ നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് പറ്റും. കാരണം മനസ്സ് എപ്പോഴും എന്ത് ചെയ്യും? പ്രലോഭിച്ചുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ഇത് മാറ്റിവെക്കാൻ തോന്നും, ഇന്ന് വേണ്ട, നാളെ ചിലരങ്ങനെ വിചാരിക്കും, എന്തായാലും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അവിടെ കേൾക്കാം, ഇന്ന് വേറെ എന്തെങ്കിലും പണി. അപ്പോ എന്തിനു വേണ്ടി മാറ്റിവെക്കുന്നു? വേറെ പണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവന് വേറെ കൃതിയുണ്ട്, അവന് വേറെ പ്രയത്നമുണ്ട്, അവനെയാണ് കൈയും കാലും കൂട്ടിക്കെട്ടി ഇവിടെ കൊണ്ടിരുത്തുന്നത്. ഒരു രക്ഷയില്ല. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് സനത്കുമാരൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായാലേ ഇവനത് ബോധമുണ്ടാകത്തുള്ളൂ. എന്നിട്ട് പറയുന്നു, ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവന് സുഖമുണ്ടാവും എന്ന് പറയുന്നു. ശരിക്കും എന്താ സുഖം? അത് പറയുന്നു ഭൂമാ വൈത്ത സുഖം. അവിടെയാണ് പിന്നെ ഉപദേശം തുടങ്ങുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എനിക്ക് സത്യം പറയണം ഇത്യേവം പ്രവൃത്തായ, അങ്ങനെ ഒരുമ്പോട്ട് നാരദൻ സത്യത്തെ അറിയാൻ, വിജ്ഞാനാദി സാധന പരമ്പരയാ, വിജ്ഞാനാദി സാധന പരമ്പരയിലൂടെ ഭൂമാന ഉപദേശതി. ഒടുവിൽ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിനക്ക് സുഖമുണ്ടാവും എന്ന് പറയുമ്പോൾ കൃതിയും നിഷ്ഠയും ശ്രദ്ധയും മനനവും വിജ്ഞാനവും എല്ലാം ആയിക്കഴിഞ്ഞാൽ നിനക്ക് സുഖമുണ്ടാവുമെന്ന് പറയുമ്പോൾ എന്താണ് ആ സുഖം? പറയുന്നു ഭൂമാവൈത്ത സുഖം എന്ന് പറയും. ഭൂമാനുപതിശതി തത്ര തത്പ്രാണാത് അധി സത്യം വക്തവ്യം പ്രതിജ്ഞാതം തദൈവഹ ഭൂമി തിച്ചിതയിരി ഗമ്യത. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, പ്രാണ ഉപാസനയെക്കുറിച്ച് പറഞ്ഞ് അതിനുശേഷം സത്യത്തെ പറയണം, സത്യം വക്തവ്യം. അതാണ് സത്യേന അധിവദതി എന്ന് പറയുന്നു. എനിക്ക് സത്യത്തെ അറിയണം, സത്യത്തെ പറയണം എന്ന് പ്രതിജ്ഞ ചെയ്തു. അത് സനത്കുമാരനും പറഞ്ഞു, സത്യത്തെ അറിഞ്ഞ് പറയണം. അപ്പോൾ നാരദനും ആവശ്യപ്പെട്ടു, ഞാൻ സത്യത്തെ പറയുന്നവനാകണം, അതിനങ്ങനെ ഉദ്ദേശിക്കുന്നു. തദൈവ, അത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ ഇവിടെ ബഹുമാ എന്ന് പറയുന്നത് സത്യത്തെയാണ്, അല്ല ഉപാസനയല്ല. ഉപാസന വേറെയാണ്, പരമാർത്ഥ ജ്ഞാനം വേറെയാണ്. ഭവിതമർഹതി അത് പറയുന്നു. ഇത് ഭൂമ എത്തിച്ചതി തസ്മാ അസ്ഥി പ്രാണാത് അധി ഭൂമിന ഉപദേശ. അതുകൊണ്ട് സൂത്രത്തിന്റെ അർത്ഥം പറയാണ് സമ്പ്രസാദാത് അധി ഉപദേശ എന്നാൽ പ്രാണനുപരി, പ്രാണന് ശേഷം ഭൂമാവിനെ ഉപദേശിക്കുന്നത് കൊണ്ട് പ്രാണാതന്യ പരമാത്മാ. അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറയുന്നു പ്രാണനിൽ നിന്ന് അന്യമാണ് പരമാത്മാ. ചില യോഗികളും മറ്റുമുണ്ട്, പല സമ്പ്രദായങ്ങൾ, അവർ പ്രാണന് ഉപാസിക്കുന്നവർ, പ്രാണനാണ് പരമാത്മാവെന്ന് പറഞ്ഞ് അതിനപ്പുറം മേലൊന്നുമില്ല, അങ്ങനെ ചില സമ്പ്രദായങ്ങളുണ്ട്. അങ്ങനെ ഈ പ്രാണ ഉപാസനയും മറ്റും പ്രചാരത്തിൽ വരാൻ കാരണം എന്താ? അത് ശ്രുതി തന്നെയാണ്. കാരണം ശ്രുതിയിൽ പ്രാണനെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു പ്രാണനപ്പുറം ഒരു ഒന്നിനെയും കാണുന്നില്ല, ഒരു തത്വത്തെയും കാണുന്നില്ല. ഒരു പ്രാണൻ എങ്ങനെ ഉപാസിക്കും? യോഗികള് കൊണ്ട് ഒരു പ്രാണനെ ഉപാസിക്കാൻ വേണ്ടി അവർ പ്രാണായാമം ചെയ്യും, പ്രാണനെ കൊണ്ടുള്ള അഭ്യാസം ചെയ്യും. കാരണം പ്രാണനിൽ മനസ്സിനെ ഉറപ്പിക്കുകയാണല്ലോ ഉപാസന. അപ്പോൾ വൈദികമായ പ്രാണ ഉപാസന എന്ന് പറയുന്നത് പ്രാണനെ എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് ആ രീതിയിൽ പ്രാണനെ ധ്യാനിക്കുക. പക്ഷെ യോഗികൾ പലരും അത് തന്നെ കാലക്രമേണ അതൊക്കെ വികസിച്ചു വന്നതാണ്. അവർ പ്രാണ ഉപാസനയ്ക്ക് വേണ്ടി പ്രാണായാമം എന്ന് പറയുന്ന അഭ്യാസം ചെയ്യും. ആ അഭ്യാസത്തിലൂടെ എന്ത് ചെയ്യും? പ്രാണനും മനസ്സ് ഏകാഗ്രമാവും. ആ ഏകാഗ്രമാകുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ അനുഭവങ്ങളും അതിൻ്റെ ഫലങ്ങളും എല്ലാം ഉണ്ടാകുന്നു. അതിനൊന്നുകൂടെ നിഷേധിക്കുന്നില്ല. ആധ്യാത്മികമായി ഓരോ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അവരുടെ അതിനനുസരിച്ചുള്ള അനുഭവങ്ങളും ഫലങ്ങളും അതിനനുസരിച്ചുള്ള അറിവും എല്ലാം ഉണ്ട്. അദ്വൈതം അതിനെയൊന്നും നിഷേധിക്കുന്നില്ല. പിന്നെന്താ പറയുന്നത്? അതല്ല അദ്വൈതം. അതാണ് ഇവിടെ പ്രധാനം. അല്ലാതെ ഞാൻ ഇന്ന സാധന ചെയ്യുന്നു, അതിനെക്കുറിച്ച് എനിക്കിന്ന അറിവുണ്ട്, എനിക്കിന്ന അനുഭവം ഉണ്ടായി, അതിനെ അദ്വൈതിക്ക് നിഷേധിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രാണോപാസനയും മറ്റുകൂടെ നിർദ്ദേശിക്കേണ്ട കാര്യമുണ്ട്. ഭാഷകാരനോട് താല്പര്യപ്പെടുന്ന എന്താണ്? എന്താണ് അദ്വൈതം, എന്ത് അദ്വൈതമല്ല, അത് പ്രാണ ഉപാസനയല്ല എന്ന് നമുക്ക് വേർതിരിച്ച് കാണിക്കുന്നു. അതുകൊണ്ട് മറ്റ് സാധനങ്ങളെയോ മറ്റുള്ള അറിവുകളെയോ ഒന്നും ഇവിടെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ടിവിടെ പ്രാണാധന്യ പരമാത്മാ ഭൂമ ഭവിതം അർഹതി, പ്രാണനന്യനായ പരമാത്മാവാണ് ഭൂമ. ഏവം ചെയ്ത് ആത്മവിവിധയ പ്രകടനസ്യ ഉത്ഥാന ഉപന്നം ഭവിഷ്യതി. അതുകൊണ്ടാണ് ആദ്യം എന്താണ് ആത്മവിദ് തരതി ശോകം. ആത്മവിദ് ആത്മാവിനെ അറിയുന്നവൻ ശോകത്തെ തരണം ചെയ്യുന്നു. ശോകത്തെ തരണം ചെയ്യണമെങ്കിൽ സുഖം വേണ്ടേ? പിന്നെ ആത്മാവിനെ അറിയണം എന്ന് പറയുമ്പോൾ ആത്മാവിനെ അറിയാനുള്ള ആഗ്രഹം വേണ്ടേ? അപ്പോൾ നാരദൻ അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആത്മവിവിധയ, ഇവിടെ ആ വിവിധ അറിയുന്നതിനുള്ള ആഗ്രഹം നാരദൻ പ്രകടിപ്പിക്കുന്നുണ്ട് സനത്കുമാരനോട്. എനിക്ക് അതിനെ അറിഞ്ഞിട്ട് പറയണം, ഞാനും എന്നെയും അത് പറയുന്നവനാക്കി മാറ്റണം, സത്യത്തെ പറയുന്നവനാക്കി മാറ്റണം എന്നിങ്ങനെ ഈ പ്രകടനസ്യ ഉത്ഥാനം ഉപന്നം ഭവതി. അതുകൊണ്ട് പുതിയൊരു പ്രകടനത്തെ ഇവിടെ വഹിക്കുന്നതാണോ, തത്വത്തെ കുറിച്ച് പറയുന്ന പ്രകടനം, പുതിയൊരു സന്ദർഭത്തെ ഇവിടെ ശ്രുതി സൃഷ്ടിക്കുകയാണ്. പ്രാണയവ ഇഹ ആത്മാവീക്ഷതീത്തിയത് തവി ബുദ്ധി. അതുകൊണ്ട് പ്രാണൻ തന്നെയാണ് ഇവിടെ ആത്മാന്ന് പറയുന്നത്, അത് ശരിയല്ല. ആത്മാന്ന് പറഞ്ഞാലും പ്രാണൻ തന്നെ എന്ന് പറഞ്ഞാൽ ശരിയല്ല. എന്തുകൊണ്ട്? നഹി പ്രാണസ്യ മുഖ്യതയാപ്പെടുത്തി ആത്മത്വമസ്തി. അങ്ങനെ പറയാം, ചില സ്ഥലങ്ങളിൽ പ്രാണ ആത്മാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല അർത്ഥം ഒരു ശബ്ദത്തിന് വന്നാൽ എന്ത് ചെയ്യും? എന്താണ് ഒരു ശബ്ദത്തിന്റെ മുഖ്യമായ താല്പര്യം, അതെടുക്കേണ്ടത് അതെടുക്കണം. അത് എടുക്കേണ്ട സന്ദർഭങ്ങൾ, ആത്മശബ്ദത്തിന് ശരീരമൊന്നും അർത്ഥമുണ്ട്, പക്ഷെ അതല്ല മുഖ്യമായത്. ഒരു സന്ദർഭം നോക്കണം, അവിടെ ഏത് ആണോ മുഖ്യമായ അർത്ഥം സ്വീകരിക്കേണ്ടത് അതിനെ എടുക്കണം. ഇപ്പൊ പ്രാണന്റെ മുഖ്യമായ അർത്ഥം ആത്മാവെന്നല്ല, അത് പഞ്ചപ്രാണന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്, അല്ലെങ്കിൽ സമഷ്ടി പ്രാണനെ ഉദ്ദേശിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഹിരണ്യഗർഭനെ ഉദ്ദേശിച്ചിട്ടാണ്, പല രീതിയിലും പറയും. നഹി പ്രാണസ്യ മുഖ്യാവൃത്തിയ ആത്മത്വം അസ്തി, മുഖ്യാർത്ഥം ആത്മാവെന്നല്ല. പ്രാണയെ എന്നുവെച്ചാൽ അന്യത്ര പരമാത്മജ്ഞാന ശോക നിവൃത്തി അസ്തി മാത്രമല്ല, എന്താണ് പരമാത്മജ്ഞാനാത് അന്യത്ര, ഈ ആത്മജ്ഞാനം കൊണ്ടല്ലാതെ ശോക നിവൃത്തി സാധ്യമേ അല്ല, ദുഃഖം നിവൃത്തി സാധ്യമല്ല, അല്ലെങ്കിൽ അവിദ്യ നിവൃത്തി സാധ്യമല്ല. അതിന് അദ്വൈതം സ്വീകരിക്കുന്നില്ല. മറ്റുള്ളവർ പലരും പറയുന്നുണ്ടായിരിക്കും, ഞാൻ ഇന്ന ഉപാസന ചെയ്യുന്നു, ആ ഉപാസനയുടെ ഫലമായി എന്റെ ദുഃഖങ്ങളെല്ലാം നിവർത്തിച്ചു, ഞാൻ മുക്തനായിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും അവകാശവാദങ്ങൾ ഉന്നയിക്കാം. പക്ഷെ അദ്വൈതം സമ്മതിക്കത്തില്ല, അത് വെറും മിഥ്യയായ അഭിമാനമാണ്, അതുകൊണ്ട് വെറും മിഥ്യയായ അവകാശവാദമാണ്. എന്തുകൊണ്ട്? ശോകം നിവർത്തി തത്വജ്ഞാനം കൊണ്ടല്ലാതെ സംഭവിക്കത്തില്ല, പരമാർത്ഥ ജ്ഞാനം കൊണ്ടല്ലാതെ, കൃതാർത്ഥത അതുകൊണ്ടല്ലാതെ സംഭവിക്കത്തില്ല എന്ന് ശ്രുതിയിലൂടെ അനുഭവത്തിലൂടെ യുക്തിയിലൂടെ അദ്വൈതി പറയും. അതാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ അന്യത്ര പരമാത്മജ്ഞാന, പരമാത്മജ്ഞാനത്തിൽ നിന്ന് അതുകൂടാതെ ശോകം നിവർത്തി എന്ന സംഭവതി, അതും പറയുന്നു. നാന്നി പന്ഥ വിദ്യനായ, ഈ ശോക നിവൃത്തിക്ക് മറ്റൊരു വഴിയില്ല, വിദ്യ അല്ലാതെ മറ്റൊരു വഴിയില്ല. ഇത് ശക്തിയന്തര തമ്മാം ഭഗവാൻ ശോകസ്യ പാരം താരയതു. ഇത് ഉപക്രമ ഉപസം ഉപക്രമ ഉപക്രമി ഉപസം വരുതി. എന്താണ്? അല്ലയോ ഭഗവാനെ, അങ്ങനെ ഈ ദുഃഖത്തിന്റെ മറുകര കടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്ന എങ്ങനെ? തസ്മൈ മൃദുത കഷായ തമസപാരം ദർശയതി ഭഗവാൻ സനത്കുമാര. ഭഗവാൻ സനത്കുമാരൻ മൃദുത കഷായ കഷായങ്ങളെല്ലാം, രാഗാദി ദോഷങ്ങളെല്ലാം നശിച്ചവനായ ആ നാരദ മഹർഷിയെ ഭഗവാൻ സനത്കുമാരൻ തമസഹ പാരം ദർശയതി, ഇരുളിന്റെ അപ്പുറം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നു. എന്നത് തത്വം എന്താണെന്ന് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ആ നാരദ മഹർഷിയിലും തത്വബോധമുണ്ടാകുന്നു. അവിടെ പറയുന്നതാണ് തമസ് ഇരുട്ടിന്റെ അപ്പുറം എന്ന് പറയുന്നു. എന്താ ഇരുട്ടെന്ന് ഇവിടെ പറഞ്ഞത്? തമൈരി ശോകാദി കാരണം അവിദ്യ ഉച്ചതി, ശോകാദികൾക്ക് കാരണമായിരിക്കുന്ന അവിദ്യ, അതാണ് തമസ് അവിദ്യ. എന്താണെന്ന് മുമ്പ് പറഞ്ഞു, ദേഹാദികളുള്ള ആത്മബുദ്ധി, അതാണ് അവിദ്യ. ആ അവിദ്യക്കപ്പുറം ഉള്ള വിദ്യയെ, തത്വത്തെ കാണിച്ചു കൊടുക്കുന്നു. തത്വത്തെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തത്വത്തെ ബോധിപ്പിക്കുന്നു. തത്വത്തെ ബോധിക്കുക എന്ന് പറഞ്ഞാൽ ആ നാരദ മഹർഷിക്ക് ഉള്ളിൽ തത്വം എന്താണെന്നുള്ള നിശ്ചയാത്മകമായ ജ്ഞാനം ഉണ്ടാകും. അതിനുള്ള ഉപായങ്ങൾ പറഞ്ഞു. അതിന്റെ ഫലമാണ് എന്ത്? ശോക നിവൃത്തി, സംസാര നിവൃത്തി, മുക്തി, കൃതകൃത്യ, എല്ലാം ഒന്ന് തന്നെ. അപ്പൊ ഇവിടെ തുടക്കത്തിലും അവസാനവും, തുടക്കത്തിൽ ശോകത്തിന്റെ മറുകര കാണണം എന്നാവശ്യപ്പെട്ടു, അവസാനം സംസാരത്തിന്റെ മറുകര കാണിച്ചു കൊടുക്കുന്നു. രണ്ടും ഒന്ന് തന്നെ എന്നർത്ഥം. തമ ഇത് ശോകാദി കാരണം ഉദ്യോഗിച്ചതേ പ്രാണാന്തേജ അനുശാസനെ എന്ന പ്രാണസ്യ അന്യായത്വത ഉച്ചത ആത്മത പ്രാണയിതി ബ്രാഹ്മണം. പക്ഷെ ഈ പ്രാണനിലാണ് ഇത് അവസാനിച്ചിരുന്നതെങ്കിൽ ഈ ഉപദേശം, ഇനി ഭൂമ എന്ന് പറയുന്നതും പ്രാണനാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അതാണ് പ്രാണയന്തേജ അനുശാസനെ, പ്രാണൻ ഉപരി പോയി തത്വത്തെ ഉപദേശിക്കാതിരുന്നുവെങ്കിൽ, അതാണ് പ്രാണനൻ ഉപദേശത്തെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ, ന പ്രാണസ്യ അന്യായത്വത ചെയ്ത. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രാണൻ മറ്റൊന്നിന് അധീനമാണെന്ന് പറയില്ലായിരുന്നു. മറ്റൊന്നിന് അധീനമായിരിക്കുന്ന ഒരിക്കലും പൂർണ്ണമല്ല. പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? സ്വതന്ത്രതയാണ്. പരാധീനത ഒരിക്കലും പൂർണ്ണതയല്ല. പ്രാണനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? ആത്മത പ്രാണ, ആത്മാവിൽ നിന്നാണ് ഈ പ്രാണൻ ഉണ്ടാകുന്നത്, ആത്മാധീനമാണ്. മുക്തി എന്ന് പറയുന്ന ഒരിക്കലും പരാധീനതയല്ല. അപ്പൊ പ്രാണൻ ആണ് ഇവിടെ ഉപദേശിക്കുന്നതെങ്കിൽ പ്രാണന്റെ പരാധീനതയെ കാണിക്കത്തില്ല. മുക്തൻ എന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വതന്ത്രനാണ്, അതാണ്. അവൻ സർവ ദുഃഖങ്ങളിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നു, അവൻ സർവതത്വങ്ങളിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നു, സർവശാസ്ത്രങ്ങളിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നു, സർവവിചാരങ്ങളിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നു, സർവസാധനകളിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരിക്കുന്നു. അങ്ങനെ പരിപൂർണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് അന്യാധീനമാണ്. അവൻ ഒന്നിനും അധീനമല്ല. അവന് മേളിൽ ഒന്നുമില്ല, അവന് താഴെയൊന്നുമില്ല. ആ സർവ സ്വതന്ത്ര നിലപാട് അതാണ് മുക്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തിലുള്ള മുക്തി, ഒരുവനിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാധീനത അന്യാശ്രയത്വം വന്നു കഴിഞ്ഞാൽ അവനൊരിക്കലും മുക്തനല്ല. പ്രാണനെ കുറിച്ച് പറയുമ്പോഴോ അത് അന്യാധീനത കാണിക്കുന്നുണ്ട്, അത് ബ്രഹ്മത്തിന് അധീനമാണ്. അതുകൊണ്ടാണ് മുക്തിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് എന്താണ്? അവിടെ ജീവൻ പരൻ എന്നുള്ള ഭേദമില്ല. ഭേദമുണ്ടെങ്കിലോ, ഭേദമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? പരാധീനനായിരുന്നു, പരനധീനമായിരുന്നു. പരനധീനമായി കഴിഞ്ഞാൽ മുക്തനല്ല. അപ്പൊ മുക്തിയില്ല, പരാധീനത അവനില്ല. പരാധീനത എന്ന് വെച്ചാൽ പരമാത്മാധീനത അതുമില്ല. പിന്നെ അവൻ പിന്നെ എങ്ങനെ അധീനത്വം വരും? അവന്റെ സ്വാതന്ത്ര്യമാണ് മുക്തി എന്ന് പറയുന്നു. ഇതിന്റെ ബ്രാഹ്മണം അതുകൂടെ പറയുന്നുണ്ട്. പ്രഗ്നാന്തേ പരമാത്മ വിക്ഷ ഭവിഷ്യതി. അതുകൊണ്ട് ഒടുവിലെന്താണ്? ആ പ്രകടനത്തിന്റെ അവസാനം ഉപദേശിച്ച അവസാനം പരമാത്മാവിലെത്തിച്ചേർന്നു. അതാണ് സത്യം എന്ന് പറയുന്നത്. ഭൂമാതു പ്രാണ ഏവേദി. വീണ്ടും പുറോഷി പറയുന്നു, അങ്ങനെ പരമാർത്ഥം എന്ന് പറഞ്ഞാൽ അത് പ്രാണനെ പറഞ്ഞെന്ന് വെച്ചാലും എന്നാ സഭഗവ കസ്മനും പ്രതിഷ്ഠയും അങ്ങനെ അവസാനത്തെ സംശയത്തെ ഇല്ലാതാക്കുന്നു. ആ ഭൂമാവ് എവിടെയാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് തോന്നുന്നു. ഇപ്പൊ പ്രാണൻ എവിടെയാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാം അത് ആത്മാവിലാണ്, ആത്മാവിനെ ആശ്രയിച്ചല്ലേ അത് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ നാരദ ഋഷി ഭഗവാൻ സനത് കുമാറിനോട് അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഇതെവിടെയാ ഈ ഭൂമാവ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് ഇത്യാദിന. ഭൂമിന ഏവ പ്രകരണ സമാപ്തിയിലാണ് കൃഷ്ണൻ താണ് അവിടെ പറയുന്നു. പറഞ്ഞാല് സഭാവ കസം പ്രതിഷ്ഠിത സ്വയം മഹിമിനി പറയും, അതിന് വേറെ ഇരിക്കാൻ വേറെ ഇടമൊന്നുമില്ല, അത് സ്വമഹിമയിൽ തൻ്റെ തന്നെ മഹിമയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ചാൽ തൻ്റെ തന്നെ സ്വരൂപത്തിൽ. അതിൻ്റെ മഹിമ എന്ന് പറയുന്നത് അതിൻ്റെ സ്വരൂപം തന്നെയാണ്, അതൊന്നു മാത്രമേ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുള്ളൂ, ബാക്കിയുടെ സർവവും മറ്റൊന്ന് സ്ഥിതി ചെയ്യുന്നവയാണ്. അത് അവിടെ ഭാഷ്യകാലം വിശദീകരിക്കും. പ്രാണാന്തം എന്തെല്ലാം പറഞ്ഞു, നാമരൂപാദികളെല്ലാം മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു, സർവാധാരമായിരിക്കുന്ന ഈ ഭൂമ സത്യം അത് സ്വസ്ഥിതമാണ്, സ്വസ്മിൻ സ്ഥിതമാണ്, സ്വരൂപ പ്രതിഷ്ഠിതമാണ് എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമായി. ഇനി അതിനെ സംബന്ധിച്ചൊരു സംശയമില്ല എന്ന് ഉപദേശിക്കുന്നത് എന്തുകൊണ്ട്? അവിടെ ഭാഷ്യകാരം വിശദീകരിക്കും ആ ഭൂമാവായി ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് തന്റെ സ്വരൂപത്തെയാണ് നാരദന്. അങ്ങനെ അവിടെ പറഞ്ഞു, എത്ര നാന്യത് പശ്യതി നാന്യശ്നോതി, മറ്റൊന്നും കാണാതെയും കേൾക്കാതെ ഇരിക്കുന്ന തന്റെ സ്വരൂപം അതാണ് ദൃഷ്ടാന്തമായിട്ട് സുഷുപ്തിയെടുക്കും ബൃഹധാരണ്യ, അവിടെ അത് വിശദീകരിക്കും. ഇവിടെയും ഭാഷ്യകാരം അത് പറയും, അതാണ് സ്വരൂപം എന്നിങ്ങനെ പറയും. ഭൂമിനേവ പ്രകരണ സമാപ്തിയിലാണ് കൃഷ്ണനാണ്, അതുകൊണ്ട് പ്രകരണം അവസാനിക്കുന്നിടത്ത് ഭൂമാവിനെയാണ് പറയുന്നത് സ്വയമഹിമിനി എന്ന്. വൈപില്യാത്മികാജ ഭൂമരൂപത, ആ ഭൂമ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ബഹുത്വം. അതാണ് ബഹുത്വം എന്ന് പറയുന്നത്, സർവകാരണത്വ, സർവകാരണമായിരിക്കുന്നുണ്ട് പരമാത്മന സുതര ഉപത്തിരി. അതുകൊണ്ട് ആ ബഹുത്വം യോജിക്കുന്നത് പരമാത്മാവിനാണ്, പരമാത്മാവിനാണ് ആ ബഹുത്വം യോജിക്കുന്നത്. സർവകാരണത്വം എന്ന് പറയുന്നു അത് ആണ് ബഹുമാവ്. അതുകൊണ്ട് പ്രാണനും ഉപരി അതിനുശേഷവും ഉപദേശിച്ചിരിക്കുന്നുണ്ട് ഭൂമ പരമാത്മാവാണ്. ധർമ്മ ഉപദേശിച്ച് അടുത്ത് പറയുന്നു, അഭിജയേ ഭൂമിനി ശ്രൂയന്തി ധർമ്മാഹ, ഭൂമാവിൽ പറയുന്ന ധർമ്മങ്ങൾ, തേ പരമാത്മനി ഉപദ്യന്തി, അതെല്ലാം പരമാത്മാവിനാണ് യോജിക്കുന്നത്. എന്ത് എന്താണ് ഭൂമാവിൽ പറയുന്ന ധർമ്മങ്ങൾ? എത്ര നാന്യ പശ്യതി നാന്യ ശൃണോതി നാന്യ വിജാനാദി സഭൂമ. ഇതേ കാര്യം തന്നെ ഇവിടെ ഛാന്ദോഗ്യത്തിൽ പറയും, ഇതേ കാര്യം തന്നെ ബൃഹദാരണ്യത്തിലും പറയും. ഛാന്ദോഗ്യവും ബൃഹദാരണ്യവുമായിട്ട് ഒരുപാട് സ്ഥലത്ത് ഒരേപോലെ പറയും. സംപ്രസാദനെ കുറിച്ച് ഇവിടെ പറയും ഛാന്ദോഗ്യത്തിൽ, അതേ തന്നെ ബൃഹദാരണ്യത്തിലും പറയും. അപ്പൊ ഇതേ രൂപത്തിൽ നാന്യ പശ്യതി നാന്യ അതോ അസ്യ ദുഷ്ട നാന്യ അതോ അസ്യ മന്ദ വിജ്ഞാത, ഈ രീതിയിൽ അവിടെയും പറയും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഭാഷകാരം വ്യാഖ്യാനിക്കുമ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് ഉദ്ധരിക്കും, ഇവിടെ നിന്ന് അക്കോട്ട് ഉദ്ധരിക്കും. അപ്പോൾ എത്ര ഇഹ ദ്വൈതം ഇവ ഭൗതി തദ്ദേശ ഇതരം പശ്യതി എന്ന് ജാഗ്രതത്തിനെ കാണിക്കും. എവിടെയാണോ നാന്യ പശ്യതി എന്ന് പറഞ്ഞ് സുഷുപ്തിയെ കാണിക്കും, അതാണ് ഭൂമ എന്ന് പറയും. അവിടെ ഭാഷകാരൻ വിശദീകരിക്കുമ്പോൾ ഇത് വ്യക്തമാണെങ്കിൽ ബൃഹദാരണ്യെന്നു പറയുന്നു. ആ ഭൂമ എന്ന് പറയുന്നത് സുഷുപ്തിയിലെ സ്വരൂപമാണ് എന്ന് പറയും. എന്തുകൊണ്ട്? അവിടെ അവിദ്യ കാമ കർമ്മ ശൂന്യമായതുകൊണ്ട് വ്യക്തമായും പറയും. നമ്മൾ സാധാരണ കാണാതെ പിടിച്ചു വച്ചിരിക്കുന്ന അദ്വൈതമുണ്ട് അവിടെ പറയുന്നു, അവിടെ അവിദ്യ കാമ കർമ്മ ശൂന്യമായിരിക്കുന്നു. ഇവിടെ സുഷുപ്തിയിൽ ആ സ്വരൂപത്തിൽ അവിടെ ഒരു അനുഭവമില്ല, ന സുഖി ന ദുഃഖി, സുഖ അനുഭവമില്ല. ഉള്ളവരുമില്ല. ഞാൻ അവിടെ സുഖത്തെ അനുഭവിച്ച് പിന്നെ ഉണർന്നിരുന്ന് അത് സ്മരിക്കുന്നു, ഇതെല്ലാം അവിടെ നിഷേധിക്കുന്നു ഭാഷകാർ. അവിടെ സുഖത്തെ അനുഭവിക്കുന്നില്ല, ദുഃഖത്തെ അനുഭവിക്കുന്നില്ല. ആന്തരമായും ഒന്നും അനുഭവിക്കുന്നില്ല, ബാഹ്യമായും ഒന്നും അനുഭവിക്കുന്നില്ല. അനുഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ അവിടെയില്ല, അനുഭവിക്കേണ്ട മനസ്സില്ല. പിന്നെ എന്താണ്, അവിടെ ഏകീഭൂതമായിരിക്കുന്നു. അവിദ്യയോ? അവിദ്യയുമില്ല. അവിദ്യയിൽ നിന്ന് അത് പ്രവിവിക്തമായിരിക്കുന്നു, ഭിന്നമായിരിക്കുന്നു. അവിദ്യക്ക് യാതൊരു സ്ഥാനവുമില്ല. ഈ തരത്തിലെല്ലാം ആ ഭൂമാവിനെ അവിടെ വ്യക്തമായി വിശദീകരിക്കുക. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്, നല്ല സന്ദർഭം എന്നൊക്കെ പറഞ്ഞു. എത്ര നാന്യത് പശ്യതി, നാന്യത് ശൃണോതി, നാന്യത് വിജാനാദി സഭൂമായതി ദർശനാദി വ്യവഹാരഭാവം ഭൂമിനിയാവും. ഈ വ്യവഹാരഭാവം അത് ഭൂമാവൻ കാണിക്കുന്നു. പരമാത്മനിച്ച അയം ദർശനാദി വ്യവഹാര അഭാവം അവഗത. പരമാത്മാവിലാണ് ഈ വ്യവഹാരഭാവം പറയുന്നത്. എന്തുകൊണ്ട് എത്രത്വ അസ്യ സർവം ആത്മീയ അഭൂത് തത്ര കേനകമ്പശി, ഏതൊരവസ്ഥയിലാണോ സർവവും ആത്മാവായി തന്നെ തീർന്നത്. അതാണ് ഞാൻ സുഷുപ്തി ചേർത്താണ് ഭാഷ്യകാരൻ ഇതിനെ വിശദീകരിക്കുന്നു എന്ന് പറയുന്നു. ഈ ജാഗ്രത സ്വപ്നങ്ങളെല്ലാം അവസാനിച്ച അവസ്ഥയിൽ, സുഷുപ്തി അവസ്ഥയിൽ, അവിടെ എന്താണ്, സർവവും ആത്മാവായി തീർന്നു എന്നുവെച്ചാൽ സർവ സ്വരൂപമായി തന്നെ തീർന്നു. സർവം സ്വരൂപമായി തീർന്നെന്ന് വെച്ചാൽ അവിടെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. കാണാനോ അറിയാനോ അനുഭവിക്കാനോ സുഖിക്കാനോ ദുഃഖിക്കാനോ ഒന്നും തന്നെ ഇല്ല. എല്ലാം സ്വരൂപമായി തന്നെ തീർന്നു എന്ന് പറഞ്ഞു. അവിടെ കേന കമ്പശി, പിന്നെ ആര് എന്തിനെ കാണും, ഏത് സുഖത്തെ കാണും, ഏത് അവിദ്യയെ കാണും, ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ സുഷുപ്തി എന്ന് പറയുന്നത് അത് ആത്മസ്വരൂപം തന്നെ എന്ന് ശ്രുതി പറയുന്ന രീതി ചിന്തിക്കുമ്പോൾ അവിടെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഒന്നുമില്ല. പിന്നെ ജാഗ്രതയിലിരുന്ന് ഓരോന്ന് പറയുന്നത് സുഷുപ്തിയെ സംബന്ധിച്ച് അതൊക്കെ ഊഹം, അനുമാനങ്ങൾ. ജാഗ്രതയിലിരുന്നുകൊണ്ട് നമുക്ക് പറയാം, ഞാനവിടെ ഒന്നും അറിയാതിരുന്നു, അതുകൊണ്ട് ഞാൻ അറിവില്ലായ്മ അറിഞ്ഞു. അവിടെ ഈ ജാഗ്രതയിലെയും സ്വപ്നത്തിലെയും കർണ വ്യാപാരങ്ങളും ആ കർണം വ്യാപാരങ്ങൾ കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖാദി അനുഭവങ്ങളും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആനന്ദരൂപനായിരുന്നു. ഇതൊക്കെ ജാഗ്രതയിലിരുന്നുകൊണ്ട് ഊഹിക്കുന്നതാണ്. അവിടെയാണെങ്കിലോ എന്ന ബാഹ്യം കിഞ്ചന വേദന ആഭ്യന്തരം, അവിടെ എന്താണോ പുറമേ ഒന്നും അറിയാതിരിക്കുന്ന അതുപോലെ തന്നെ ഉള്ളിലും ഒന്നും അറിഞ്ഞില്ല എന്ന് ഭാഷ്യകാരൻ ആ സുഹൃത്തിയെ എങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ആത്മനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ, എന്നാലേ അങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ ആരുടെയെങ്കിലും ഉറക്കത്തെ നോക്കിയിട്ട് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം വേറെയാണ്. ആത്മനിഷ്ഠമായി ചിന്തിച്ച് ഭാഷകാരം പറയുമ്പോൾ പറയും എന്താണ് എത്രത്തോ അസ്യ സർവം ആത്മീവ ഭൂത് കിനകമ്പ. ഇതിൽ വിവാദം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, അതെങ്ങനെ? ചെള്ളു പറയും സുഷുപ്തിയിൽ അവിദ്യ വേണ്ടേ, അവിദ്യയില്ല, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ നിന്ന് വന്നു, ഉറങ്ങിക്കിടന്നപ്പം അതൊക്കെ സംസ്കാര രൂപത്തിലിരുന്നു, വാസനാരൂപത്തിലിരുന്നു, അങ്ങനെ ഇരിക്കാതെ ഈ ജാഗ്രതയിലൊക്കെ എവിടെ നിന്ന് വരും. മറ്റൊരു കൂട്ടർ പറയുന്നു ഇല്ല, അവിടെ എന്താണ് ആത്മീയവ ഭൂത് തദ്ദ്വിതീയമസ് രണ്ടാമതൊന്നില്ല, അവിദ്യാകാമകർമ്മ ശൂന്യമായിരുന്നു എന്ന് ഭാഷകാരൻ തന്നെ പറയുന്നു. പിന്നെ ഇത് ഭയങ്കര വഴക്കാണ് രണ്ട് കൂട്ടർ. അപ്പൊ ഇത് എങ്ങനെ മനസ്സിലാക്കണം, രണ്ട് ദൃഷ്ടിയിലാണ്. ഒന്ന് പറയുന്ന ആത്മനിഷ്ഠമായി പറയുന്നു, ആത്മനിഷ്ഠമായി പറയുമ്പോൾ അത് ശരി, ആരോപിതമായ ദൃഷ്ടി പറയുമ്പോൾ മറ്റതും ശരി എന്നാണ്. ഇവിടെ ഈ ശരീരേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, വികാര വിചാരങ്ങൾ പ്രവർത്തിക്കുന്നു, ഇതിനൊക്കെ സത്യത്തെ ബുദ്ധിയുണ്ട്. അപ്പൊ ഈ സത്യത്തെ ബുദ്ധിക്ക് ഒരു കാരണം വേണം, അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരാൻ പറ്റത്തില്ല. അപ്പൊ ഈ സത്യമാണെങ്കിൽ സത്യമായൊരു കാരണം വേണം അവിടെ. അപ്പോ എന്തായിരിക്കണം, ആ പ്രാജ്ഞൻ ബീജനിദ്രായുധനായിരിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ദൃഷ്ടി വ്യത്യാസം, കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. ആ രീതിയിലാണ് ചിന്തിക്കുകയാണെങ്കിൽ അത് ശരിയാണ്. മറിച്ച് ഇവിടെ പറയുന്നത് പോലെ ആത്മനിഷ്ഠമായി ചിന്തിക്കുകയാണെങ്കിൽ ഇത് ശരിയാണ്. അപ്പോൾ രണ്ടും തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. രണ്ടും രണ്ട് പ്രക്രിയകൾ രണ്ട് രീതിയിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്വൈതത്തിൽ അങ്ങനെ പല പ്രക്രിയകളും പറയും, ഒന്ന് മറ്റൊന്നിന് വിരോധമില്ല. പക്ഷേ ബാഹ്യമായി സ്ഥൂലമായി നോക്കുമ്പോൾ ആ പറഞ്ഞതെന്താ എന്തോന്നും, അവിദ്യ ഒന്നാണെന്ന് പറയും, അവിദ്യ പലതാണെന്ന് പറയും, അവിദ്യ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു, അവിദ്യ ജീവനെ ആശ്രയിച്ചിരിക്കുന്നു, ഇങ്ങനെ നാനാ കാര്യങ്ങളുണ്ട്. അതിനൊന്നും വിരോധമില്ല. എല്ലാം ഒരേ ഒരു സത്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുന്നു. പ്രാധാന്യം ആ സത്യത്തിനും ആ സത്യത്തിന്റെ വെളിപാട് ജ്ഞാനത്തിനുമാണ്, അല്ലാതെ പ്രക്രിയകൾക്കല്ല പ്രാധാന്യം. അതുകൊണ്ട് അതിൽ വഴക്കടിക്കേണ്ട കാര്യമില്ല. യോപ്യസോ സുഷുപ്താവസ്ഥായാം ദർശനാദി വ്യവഹാരാഭാവുക്ത, അതുകൂടെ പറയുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വിശദീകരിച്ചത്. സുഷുപ്തി അവസ്ഥയിൽ ദർശനാദി സർവവ്യവഹാരങ്ങളുടെ അഭാവം പറഞ്ഞല്ലോ, ശ്രുതിയിൽ തന്നെ പറഞ്ഞു നേരത്തെ. സോപ്പി ആത്മനഹ ഏവ അസംഗത്വ ഉപേക്ഷായവിക്കുന്ന പ്രാണാദി സ്വഭാവ ഉപേക്ഷ. സുഷുപ്തിയിൽ അസംഗമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രാണൻ അസംഗമായിരിക്കുന്നു, ഉണർന്നിരിക്കുന്നു, അതിന്റെ പ്രാധാന്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ അവിടെ പറയുന്ന എങ്ങനെ, സുഷുപ്തിയിലെ സ്വരൂപത്തെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അങ്ങനെ യോപ്യസു സുഷുപ്താവസ്ഥയ, സുഷുപ്താവസ്ഥയിൽ ദർശനാദി വ്യവഹാര അഭാവ, ജാഗ്രതത്തിലെ ദർശനാദി വ്യവഹാരങ്ങളുടെ അഭാവത്തെ പറഞ്ഞത്. സോപ്പി ആത്മനയേവ അസംഗത്വ ഉപേക്ഷ, ആത്മാവിന്റെ അസംഗത്വത്തെ പറയാൻ വേണ്ടി പറഞ്ഞു. കാരണം ആത്മാവിന്റെ അസംഗത്വത്തെ ഒരാളെ ബോധിപ്പിക്കാൻ വേറെ ഒരു വഴിയില്ല, സുഷുപ്തിയെ കാണിച്ചു കൊടുക്കാനല്ലാതെ. ഇവിടെ ബോധിപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇവിടെ ദേഹാത്മ ബുദ്ധിയോടുകൂടിയിരിക്കുന്നു. ഇവിടെ താൻ അസംഗനാണെന്നിങ്ങനെ ബോധിപ്പിക്കും. തന്റെ ജാഗ്രത ബോധത്തിലേക്ക് വരുമ്പോൾ തന്നെ തനിക്ക് വരുന്നു ദേഹാത്മബുദ്ധി. ഞാൻ ദേഹാത്മ ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ഒരുവിനങ്ങൾ കഴിഞ്ഞ അസംഗനാണ്, സുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സദാ കാമവും ക്രോധവും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ അസംഗനാണെന്ന്? പറയാം, വെറുതെ പറച്ചിലൊരർത്ഥം ഉണ്ടാകത്തില്ല. കാരണം പറയുന്ന നിമിഷവും ഞാൻ താണു ഒന്നുകിൽ സുഖി അല്ലെങ്കിൽ ദുഃഖിയാണ്. അപ്പൊ അസംഗത്വം ബോധിപ്പിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, സുഷുപ്തി. അതേ ഉള്ളൂ. അസംഗത്വത്തെ ബോധിപ്പിക്കാൻ സമാധി. സമാധി എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. കാരണം സമാധി ആരുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. സമാധിയെ കുറിച്ച് പറയുന്നത് വളരെ തീക്ഷ്ണമായ സാധനങ്ങളൊക്കെ ചെയ്ത് അവിടെ എത്തിച്ചേരുന്ന ചില യോഗികളാണ്. ഇപ്പോൾ അത്തരക്കാരുടേതല്ല പറയുന്നു. ഇവിടെ തത്വത്തെ അറിയാൻ ജിജ്ഞാസയുള്ള ഒരുവനോട് പറയുകയാണ്. അപ്പോൾ അവന്റെ അനുഭവത്തിലില്ലാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെങ്ങനെ മനസ്സിലാകും? അപ്പോൾ സർവജീവന്മാരുടെയും സദാ അനുഭവത്തിലുള്ള സുഷുപ്തിയെയാണ് ഇവിടെ അസംഗത്വത്തിൻ്റെ ദൃഷ്ടാന്തമായി എടുത്തു കാണിക്കുന്നത്. അവിടെ താൻ അസംഗനായിരുന്നു. അവിടെ തനിക്ക് എന്തിനോട് അസംഗം ഉണ്ടായിരുന്നു? തനിക്ക് അവിടെ ഒന്നിനോട് സംഘം ഉണ്ടായിരുന്നില്ല. അതാണ്, ഇവിടെ മഹാപാപിയാണെങ്കിൽ അവിടെ അതല്ല, താനിവിടെ മഹാപുണ്യവാനാണെങ്കിൽ അവിടെ അതല്ല, താനിവിടെ മഹാജ്ഞാനിയാണെങ്കിൽ അവിടെ അതല്ല, ഇവിടെ മഹാ അജ്ഞാനിയാണെങ്കിൽ അവിടെ അതല്ല, ഇതൊന്നുമല്ല അവിടെ. ഇതാണ് അസംഗത്വം എന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി എന്ത്, അതിനുവേണ്ടിയിട്ടാണ് സുഷുപ്തിയെ പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം. ഭക്ഷ്യകാലം പറയുന്നത് സുഷുപ്തിയെ എവിടെയെല്ലാം നിർദ്ദേശിക്കുന്നു അതെല്ലാം തൻ്റെ സ്വരൂപത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സുഷുപ്തി പറയുന്നത് അവിടെ അജ്ഞാനമുണ്ടെന്നോ അവിടെ ഏതെങ്കിലും ഒന്നിനെ അനുഭവിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. എന്താണ് ആത്മസ്വരൂപം അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സുഷുപ്തിയെക്കുറിച്ച് പറയുന്നത് ചിലപ്പം എന്താണ്, ബീജത്തെക്കുറിച്ച് പറഞ്ഞെന്നിരിക്കും, ചിലടത്ത് പ്രാണനെക്കുറിച്ച് പറഞ്ഞെന്നിരിക്കും. പക്ഷെ അത് അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ മഹത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ പറയുന്നിടത്തും എന്താണോ ആ ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ അസംഗതയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ വ്യവഹാര അഭാവം പ്രാണന്റേതല്ല, ആത്മാവിൻ്റേതാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ജാഗ്രതായിരിക്കുന്ന ആരാണ്? പ്രാണനല്ല, ആത്മാവാണ്. എന്നുള്ളതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എത്ര പറഞ്ഞാലും ആ അതിൻ്റെ ആ മർമ്മം പിടികിട്ടുന്നതിന് പലർക്കും ബുദ്ധിമുട്ടുള്ളതാണ്. അതാണ് യോപ്യസു സുഷുപ്താവസ്ഥായ ദർശനാദി വ്യവഹാര അഭാവുക്ത സോപ്യാത്മന അസംഗത്വ വിഷയവുക്ത എന്ന പ്രാണാദി സ്വഭാവ പ്രാണസ്വഭാവ വിഷയ പ്രാണസ്വഭാവത്തെയോ അജ്ഞാനത്തിൻ്റെ സ്വഭാവത്തെയോ ഒന്നുമില്ല. അതിനല്ല പറയുന്നത് പരമാത്മ പ്രകടനാദ്. എന്തുകൊണ്ട് അതെല്ലാം പറയുന്നത് പരമാത്മാവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്താണ്. പരമാത്മാവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് സുഷുതിയെ കുറിച്ച് പറയുന്നുവെങ്കിൽ എൻ്റെ താല്പര്യം വേറെയാണ്. പരമാത്മാവിനെ ബോധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. യദപി തസ്യം അവസ്ഥയ സുഖമുക്തം. പിന്നെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, പലരും പറയാറുണ്ട്, ഞാനവിടെ പരിപൂർണമായ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നു. അതാണ് ഉണർന്നു വന്നതിന് ശേഷം ഞാനവിടെ വളരെ സുഖിമാനായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരു അനുഭവത്തെക്കുറിച്ച്, ജാഗ്രതയിലുള്ളതുപോലെയുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നു. അതെന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് യദപി തസ്യാവസ്ഥ സുഖം, ആ അവസ്ഥയിലുള്ള സുഖത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെയും പറയുന്നു ഭൂമ വൈത്തസുഖ, സുഖമാണ് ഭൂമാവെന്ന് പറയുന്നതും എന്താണ്, തദപ്പി ആത്മനഹ സുഖസ്വരൂപത്തെ വിഷയം. അത് പറയുന്നത് ആത്മാവ് സുഖസ്വരൂപമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ആണ്, അല്ലാതെ താൻ അവിടെ സുഖത്തെ അനുഭവിച്ചു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എന്തുകൊണ്ട് ആ അന്തരം കിഞ്ചന വേദ അവിടെ ഉള്ളിലും ഒന്നും അറിയാൻ കഴിയുന്നില്ല. പക്ഷെ എങ്ങനെയാണോ ഇവിടെ താൻ ഇപ്പോൾ സുഖസ്വരൂപനായിരിക്കുന്നത്, എന്നാൽ തനിക്ക് അതിനെക്കുറിച്ച് ബോധമില്ലാതിരിക്കുന്നത്, അതൊരു അവിടെയും താൻ സുഖസ്വരൂപനായിരുന്നു, അവിടെയും തനിക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടായില്ല. കാരണം അവിടെ സുഖസ്വരൂപനായിരുന്ന ആ താൻ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ദുഃഖിയായിരിക്കുന്നത്, സുഖിയായിട്ടും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ സുഖത്തെക്കുറിച്ച് എവിടെ സുഷുപ്തിയിൽ സുഖത്തെക്കുറിച്ച് പറയുന്നു, അതെല്ലാം സുഷുപ്തിയിലെ ആത്മാവിൻ്റെ സ്വരൂപമായ സുഖത്തെക്കുറിച്ച് പറയുകയാണ്. അതനുഭവിക്കുന്നു അതോ അനുഭവിക്കുന്നില്ലയോ, ഇത്തരത്തിലുള്ളൊരു വിവാദത്തെ അല്ല അവിടെ പറയുന്നു. അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാലും വിവാദമാണ്, അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാലും വിവാദമാണ്. സുഷുപ്തി എന്ന് പറയുന്നത് എന്താണ്, സർവ്വവിവാദ ശൂന്യമായ സ്ഥാനമാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് വിവാദത്തെ ഉണ്ടാക്കാൻ പാടില്ല, വാദിക്കാൻ പാടില്ല. അവിടെ അസുഖം അനുഭവിക്കുന്നില്ല അനുഭവിക്കുന്നില്ല, അങ്ങനെ ഒരു വിവാദത്തിനുള്ള സ്ഥാനമല്ല അത്. അതെന്താണ്, നിർവിവാദമായ സുഖസ്വരൂപമാണ്, അതാണ് തന്റെ സ്വരൂപം. അത് തന്നെയാണ് ജാഗ്രത. ഇവിടെ അവിദ്യ ഉണ്ട്, അതുകൊണ്ട് അതറിയുന്നില്ല. അവിടെ വിദ്യയില്ല, അതുകൊണ്ട് അതറിയുന്നില്ല. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ എന്തുകൊണ്ടാ സുഖത്തെ നമുക്കറിയാൻ പറ്റുന്നില്ല, അവിദ്യ ഉള്ളതുകൊണ്ട്. അവിടെ എന്തുകൊണ്ട് അതിനറിയാൻ പറ്റുന്നില്ല, വിദ്യയില്ലാത്തതുകൊണ്ട്. ഇവിടെ പറയുന്നു തരതി ശോകം ആത്മവി, ആത്മാവിനെ അറിയുന്നവന് ശോകമില്ല. ആത്മാവിനെ അറിയുന്നവൻ ഇവിടെ മനസ്സിലാക്കുന്ന എന്താണ്, അത് ശോകരഹിതമാണ്, ദുഃഖരഹിതമാണ്. അവൻ ഗ്രഹിക്കുന്ന എന്താണ്, തന്നൽ ശോകമില്ല, തന്നൽ അവിദ്യയില്ല. ആ ബോധമാണ് വിദ്യ. വിദ്യ അവിടെയുണ്ടോ? ഇല്ല. ആ വിദ്യ ഇല്ലാത്തടത്തോളം കാലം അവിടെ എങ്ങനെ സുഖത്തെ അറിയും? അത് പറയുന്നു, ഒരാൾ പറയുന്നു അവിടെ ആത്മാവിന്റെ സ്വരൂപമായ സുഖത്തെ അറിഞ്ഞു. അത് വിഡ്ഢിത്തമാണ്. എന്തുകൊണ്ട്? ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന സുഖത്തെ വിദ്യ കൊണ്ടേ അറിയാൻ പറ്റൂ, മറ്റൊന്നുകൊണ്ടും അറിയാൻ പറ്റത്തില്ല. എന്ത് വിദ്യ? ആത്മബോധം. അതുകൊണ്ട് ആത്മബോധമാണ് പറയുന്നത്. എന്ത്? ആത്മാവിന്റെ സ്വരൂപം സുഖമാണ്, അതാണ് ആത്മബോധം. അപ്പൊ സുഷുപ്തിയിൽ ആത്മാവിന്റെ സ്വരൂപമായ സുഖത്തെ അറിഞ്ഞു എന്ന് വെച്ചാൽ അർത്ഥം അവിടെ ഒരാൾക്ക് ആത്മബോധം ഉണ്ടായെന്നാണ്. അത് അസംഭവമാണ്. എന്തുകൊണ്ട്? ഗുരു, പ്രമാണം തുടങ്ങിയ കാര്യങ്ങളില്ലാതെ ആത്മബോധം ഉണ്ടാകത്തില്ല. ആത്മബോധം അങ്ങനെ സംഭവിക്കുന്നതാണ്, അനേക നിമിത്തങ്ങളെ ആശ്രയിച്ചുണ്ടാകുന്നതാണ്. ആ നിമിത്തങ്ങളെല്ലാം എവിടെ നീക്കുന്നു? ഈ ജാഗ്രതയിൽ. അതുകൊണ്ട് ഇവിടെ ഒരാൾക്ക് ഉണ്ടാകാം ആത്മബോധം. ഇവിടെ ഒരാൾക്കറിയാം എന്താണ്, ആത്മാവ് ആനന്ദസ്വരൂപമാണ്, അത് നിത്യനിവൃത്തമാണ്. ഇവിടെ പറഞ്ഞല്ലോ തമസഹ, അവിദ്യയുടെയും അവിദ്യാകാര്യങ്ങളുടെയും എല്ലാം പാരമാണ്, ഈ ബോധമൊക്കെ ഇവിടെ ഉണ്ടാകാം. ആ ബോധത്തെയാണ് പറയുന്നത് സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം ഒരുവൻ ഈ ജാഗ്രതയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. സുഷുപ്തിയിൽ അത് അസംഗമായിരുന്നു, അത് സുഖമായിരുന്നു എന്ന് ബോധിപ്പിക്കുന്നു. അതിനുകൂടെ ഭാഷ്യകാരം പറയുന്നത് ആത്മനഃ സുഖസ്വരൂപത്വപേക്ഷയ തസ്യാം അവസ്ഥായാം. ആ അവസ്ഥയിൽ സുഷുപ്തിയിൽ സുഖത്തെക്കുറിച്ച് പറഞ്ഞത് ആത്മാവ് സുഖസ്വരൂപമാണെന്ന് ബോധിക്കുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ട്? അതാണ് അതിൻ്റെ സത്യം, അതാണ് പരമാർത്ഥം.